ശ്രീമദ്ഭഗവത്ഗീത 15-ാം അധ്യായം 4-ാം ശ്ലോകം. തദ്പദം തത്പരിമാർഗിതവ്യം യസ്മിൻ ഗതാ ന നിവർത്തന്തി ഭൂയ തമേവ ചാദ്യം പുരുഷം പ്രപദ്യേ പ്രവൃത്തി പ്രസൃത പുരാണി ഭാഷ്യം തദൈതി തഥ പശ്ചാത് യത് പദം വൈഷ്ണവം തത് പരിമാർഗിതവ്യം പരിമാർഗണം അന്വേഷണം ജ്ഞാതവ്യം ഇത്യർത്ഥ. മൂന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു അസംഗ അസംഗനായി അസംഗത അവിടെ വ്യാഖ്യാനിച്ചു. ഏഷണത്യാഗം പുത്രവിത്തലോകേഷണത്യാഗം ആ ത്യാഗത്തിലൂടെ അത്യാഗത്തിന് ശേഷം അല്ലെങ്കിൽ ആ ത്യാഗത്തോടൊപ്പം തദ് വൈഷ്ണവം പദം അത്യാഗത്തിലൂടെ ആ വൈഷ്ണവ പദത്തെ പരിമാർഗിതവ്യം പരിമാർഗണം അന്വേഷണം ജ്ഞാതവ്യം അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ അറിയണം എന്നർത്ഥം. അപ്പോൾ ആ വൈഷ്ണവ പദപ്രാപ്തിക്ക് മോക്ഷപ്രാപ്തിക്ക് ത്യാഗമാണ് അതും ഇച്ഛാത്യാഗം യേശുനാത്യാഗം അതാണ് അന്തരംഗമായിരിക്കുന്ന സാധന. അത് പ്രാപിച്ചു കഴിഞ്ഞാലോ പറയുന്നു യസ്മിൻ പതേ ഗത പ്രവിഷ്ഠ നിവർത്തന്തി നാവർത്തന്തി ഭൂയഹ പുനഃ സംസാരായ യസ്മിൻ പതേ ഗതാഹ ആ ഒരു പദത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ ന നിവർത്തന്തി നാവർത്തന്തി ഭൂയഹ പുനഃ സംസാരായ വീണ്ടും ഈ സംസാരത്തിലേക്ക് വരുന്നില്ല. അതാണ് മോക്ഷത്തിന്റെ സവിശേഷത. വീണ്ടും ജനന മരണങ്ങളെ പ്രാപിക്കുന്നില്ല. യസ്മിൻ ഗത വൈഷ്ണവ പദത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ ഭൂയഹ നിവർത്തന്തി വീണ്ടും മടങ്ങി വരുന്നില്ല. കഥം പരിമാർഗിതവ്യം എങ്ങനെയാണത് അറിയേണ്ടത്? ഇത്യാഹ തമേവച്ച യഹ പദശബ്ദേന ഉക്ത തദപദം എന്നുള്ള ശബ്ദം കൊണ്ട് പറഞ്ഞു. അതിനെ ആദ്യം മാതോ ഭവം പുരുഷൻ പ്രപദ്യ ഇത്യേവം പരിമാർഗിതവ്യം തച്ഛരണതയാ ഇത്യർത്ഥ തമേവ ചാദ്യം പുരുഷൻ പ്രപദ്യ ആദ്യ പുരുഷനെ ശരണം പ്രാപിക്കുക. ആ ശരണാഗതിയിലൂടെ പ്രാപിക്കുക. ശരണം പ്രപദ്യ എന്നാണ് പുരുഷം പ്രപദ്യ എന്ന് പറഞ്ഞാൽ നിന്നത്തെ ശരണതയാ ആദി പുരുഷനെ പരമമായ ആശ്രയമായി സ്വീകരിച്ചുകൊണ്ട് ആ പുരുഷനെ പ്രാപിച്ച് മോക്ഷത്തെ പ്രാപിക്കുന്നു എന്നാണ്. തമേവ ചയ്യപ്പദശബ്ദേനുക്ത ആദ്യമാതൂഭവം പുരുഷൻ ആദിമ പുരുഷൻ പരമപുരുഷൻ ആ പുരുഷനെ പ്രപദ്യ പ്രാപിച്ചിട്ട് തശരണതയായി തീർത്ത് ശരണാഗതനായി ആ പുരുഷനെ എത്തിച്ചേർന്നിട്ട് പിന്നീട് നിവർത്തിക്കുന്നില്ല. കോസു പുരുഷ എത്തിച്ചത് ആരാണ് ആ പുരുഷൻ? ഏതോ യസ്മാത് പുരുഷ സംസാരമായാവൃക്ഷപ്രവൃത്തി യഥ പ്രവൃത്തി പ്രസൃത പുരാണി എന്ന് പറഞ്ഞ മായാവൃക്ഷം സംസാരവൃക്ഷം ഏത് പുരുഷനിൽ നിന്നാണോ ഉണ്ടായത് ആ പുരുഷനെ ഐന്ദ്രജാലികാദിവ മായ പുരാണി ചിരന്തനി അതിപുരാതനിയായിരിക്കുന്ന ചിരന്തനിയായിരിക്കുന്ന ആ മായ ഏതൊരു പുരുഷനിൽ നിന്നാണോ ഉണ്ടായത് ആ പുരുഷനെ സംസാരമായ ആ പുരുഷനെ പ്രാപിച്ചിട്ട് ശരണാഗതി അടഞ്ഞ് പിന്നീട് തിരിച്ചു വരുന്നില്ല മോക്ഷത്തെ പ്രാപിക്കുന്നു. അതിന് യശനാത്യാഗം, അതാണ് മുഖ്യമായ സാധന. അതാണ് ഈ രണ്ട് ശ്ലോകങ്ങളിൽ പറയുന്നത്. തഥാനന്തരം യസ്മിൻ ഗത ഭൂയഹ നിവർത്തന്തി തത്പദം പരിമാർഗിതവ്യം. യസ്മിൻ ഗത ഏതൊന്നിനെ പ്രാപിച്ചു കഴിഞ്ഞാലാണോ ഭൂയഹ വീണ്ടും നിവർത്തന്തി, ഈ സംസാരത്തിലേക്ക് തിരിച്ചു വരാതിരിക്കുന്നത്, തത്പദം ആ പരമപദത്തെ പരിമാർഗിതവ്യം അന്വേഷിക്കണം, അല്ലെങ്കിൽ അറിയണം. യഥ ഏതിൽ നിന്നാണോ പുരാണി പ്രവൃത്തി പ്രസൃത, അനാദിയായിരിക്കുന്ന ഈ സംസാരം ആരംഭിച്ചിരിക്കുന്നത്, തം ആദ്യം പുരുഷം പ്രപദ്യ, ആദിപുരുഷന് ശരണാഗതി അടഞ്ഞിട്ടാണ് ശരണാഗതി അടയണം. രൂപമസ്യേഹ തഥോപലഭ്യതേ നന്ദോ ന ചാതന്നജ സംപ്രതിഷ്ഠ അശ്വത്ഥമേനം സുവിരൂഢമൂലം അസംഗശസ്ത്രേണ ദൃഢേന ചിത്വാ തദപദം തത്പരിമാർഗിതവ്യം യസ്മിൻ ഗതാ ന നിവർത്തന്തി ഭൂയഃ തമേവ ചാദ്യം പുരുഷം പ്രപദ്യേ യത പ്രവൃത്തി പ്രസൃതാ പുരാണി. ഇവിടെ പറയുമ്പോൾ തം പുരുഷം എന്നും മറ്റും അന്യപുരുഷൻ എന്നുള്ളതാണെങ്കിൽ പറയും. പക്ഷെ നമ്മൾ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, എന്താണ് അഹം സർവസ്യ പ്രഭു മത്തസർവം പ്രവർത്തത, എന്നിൽ നിന്നാണ് സർവം പ്രവർത്തിക്കുന്നത്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മത്തപരതരം നാന്യ കിഞ്ചിത് അസ്ഥി ധനഞ്ജയ, അങ്ങനെ വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. മയാധ്യക്ഷേണ പ്രകൃതി സൂയദേശ ചരാചരം, അങ്ങനെയും പറയുന്നുണ്ട്. അവിടെയെല്ലാം താൻ തന്നെയാണ് സൃഷ്ടിക്ക് കാരണം, തന്നെ നിന്നാണ് ഈ പ്രപഞ്ച സൃഷ്ടി എന്നവിടെ പറയുന്നു. ഇവിടെ പറയുന്ന എന്താണ്, ആ പുരുഷനെ പ്രാപിക്കണം, ആ പുരുഷനെ അന്യനായി പറയുന്നു. അപ്പോൾ ചില സ്ഥലങ്ങളിൽ അങ്ങനെ ആത്മഭാവത്തെ പ്രാപിച്ചുകൊണ്ടും ചിലപ്പോൾ ആ പരമപുരുഷൻ അന്യനാണ് എന്നുള്ള നിലയ്ക്കും പറയും. രണ്ടിടത്തും താല്പര്യം ഒന്ന് തന്നെയാണ്, തൻ്റെ അവതാര മഹാത്മ്യത്തെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ചില സന്ദർഭങ്ങളിൽ മത്തപരതരം മത്തപ്രവർത്തത, എന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു, എന്നിൽ നിന്ന് അന്യമായി ഒന്നുമില്ല എന്ന് പറയുന്നു. രണ്ടിടത്തും താല്പര്യം ഒന്ന് തന്നെയാണ്. അടുത്ത് പറയുന്നത് ആരാണ് ആ പദത്തെ പ്രാപിക്കുന്നത്, പ്രാപിക്കണമെന്ന് പറഞ്ഞു, ആർക്കാണിത് പ്രാപിക്കാൻ കഴിയുന്നത്, അത് പറയുന്നു. നിർമാനമോഹാജിതസംഗദോഷ അധ്യാത്മനിത്യ വിനിവൃത്തകാമ ദ്വന്ദൈർ വിമുക്ത സുഖദുഃഖ സ്വപ്നൈർ ഗച്ഛന്തി മൂഢാ പദമവ്യയം തത് കഥം ഭൂതാഹ തത്പദം ഗച്ഛന്തി. എങ്ങനെയുള്ളവരാണ് ആ പദത്തെ പരമപദത്തെ പ്രാപിക്കുന്നത്, അവരുടെ യോഗ്യതകളാണ് എന്നുവെച്ചാൽ അവരുടെ സാധനങ്ങളാണ് പറയുന്നത്. നിർമാനമോഹാഹ മാനശ്ച മോഹശ്ച മാനമോഹു തൗ നിർഗതോ ഏഭ്യത്തെ നിർമാനമോഹ മാനമോഹവർജിതാഹ. മാനമോഹവർജിതന്മാരെന്നർത്ഥം. ഈ മാനമോഹ ത്യാഗത്തെക്കുറിച്ച് നേരത്തെ യക്ഷണത്യാഗത്തെക്കുറിച്ചും പറഞ്ഞു, ഇവിടെ മാനമോഹത്യാഗത്തെക്കുറിച്ച് വീണ്ടും പറയുന്നു. ഇത് പലതവണ ആവർത്തിച്ചിട്ടുള്ളതാണ്, എന്നാലും വീണ്ടും പറയുന്നു. കാരണം ഓരോ തവണ ഇത് മനസ്സിലാക്കുമ്പോഴും ആഗ്രഹിക്കുന്നയാൾ കൂടുതൽ കൂടുതൽ സൂക്ഷ്മമായും വ്യക്തമായും ഗ്രഹിക്കണം, അതുകൊണ്ടാണ് വീണ്ടും അത് ആവർത്തിക്കുന്നത്. മാനമോഹങ്ങളെ ത്യജിക്കണമെന്ന് ഒരൊഴുക്കം വിട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ കേൾക്കുന്നതാണ് എന്റെ വാച്യാർത്ഥം മനസ്സിലായെന്നിരിക്കും. പക്ഷെ അത് ആത്മഭൂതമായതായത് തന്നോട് തന്നെ ബന്ധപ്പെടുത്തി തന്റെ തന്നെ ആന്തരികമായിരിക്കുന്ന അതിസൂക്ഷ്മമായ മാനമോഹങ്ങൾ തന്നെ എങ്ങനെ ബന്ധിക്കുന്നു? ഏത് തലത്തിലാണത്? എത്ര സൂക്ഷ്മമായിട്ടാണ്, എന്നാൽ എത്ര ദൃഢമായിട്ടാണ് തന്നെ അത് ബന്ധിക്കുന്നതെന്ന് ഒരാൾക്ക് സ്വയം തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. സാധാരണ ഇത്തരം ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ അതിനെ ബുദ്ധികൊണ്ട് ഗ്രഹിച്ച് അതിൻ്റെ പദാർത്ഥം മനസ്സിലാക്കി കടന്നു പോവുകയാണ് സാധാരണ ചെയ്യുന്നത്. പക്ഷെ അതിനെ തന്നോട് ബന്ധിപ്പിച്ചിട്ട് തൻ്റെ ഉള്ളിൽ ഇത് തന്നെ എങ്ങനെ ബന്ധിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ ബുദ്ധി അത്രയും സൂക്ഷ്മവും നിർമ്മലവുമാകണം. അപ്പോൾ ഇത് ആവർത്തനം കൊണ്ട് അതിൻ്റെ ആ ബുദ്ധിയുടെ സൂക്ഷ്മഗ്രഹണശേഷി വർദ്ധിക്കും. അതുകൊണ്ടാണ് വീണ്ടും അത് പറയുന്നത്. അത് ആന്തരികമായി മനസ്സിലാക്കുക, ആ മാനമോഹങ്ങൾ ഏതേതെല്ലാം അംശങ്ങളിൽ തന്നെ ബന്ധിക്കുന്നു, അതിൽ നിന്ന് എങ്ങനെ മോചിക്കാം, എത്രമാത്രം മോചിക്കാം. അതാണ് ഈ തുടർന്ന് വരുന്ന എല്ലാ കാര്യങ്ങളിലും നിർമാനമോഹ മാനസ്ഥ മോഹസ്ഥ മാനമോഹ തോ നിർഗതോ യേഭ്യ, ആരിൽ നിന്നാണോ അത് ആന്തരികമായി തന്നെ ഇല്ലാതായിരിക്കുന്നത് തേ നിർമാനമോഹ, അവരാണ് നിർമാനമോഹന്മാര്, മാനമോഹവർജിതാഹ മാനമോഹരഹിതന്മാര്. അതുപോലെ ജിതസംഗദോഷാഹ സംഗയേവദോഷ സംഗദോഷ ജിതസംഗദോഷ ഏഹിത്യേ ജിതസംഗദോഷാഹ, സംഘങ്ങൾ കൊണ്ട് വന്നിട്ടുള്ള ദോഷങ്ങൾ, ഇപ്പൊ സംഭവിക്കുന്നത്, ഇനി വരാമെന്നുള്ള ദോഷങ്ങൾ, സംഘദോഷം, അതിന് ജയിച്ചവർ. സംഘം എന്ന് പറയുമ്പോൾ വിഷയസംഘം തന്നെയാണ്. പക്ഷെ വിഷയസംഘം തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഒരു സാധകന്റെ അന്ധകരണം നിർമ്മലമാണ്, അത് വളരെ ശ്രദ്ധയുണ്ട്. പക്ഷെ എന്നിരുന്നാലും അതിന് ദോഷങ്ങൾ വന്ന് സംഭവിക്കാം. പൂർവ്വ സംസ്കാരം കൊണ്ട് വന്നു ചേരുന്ന ദോഷങ്ങൾ, ഒന്ന്, അതിലുപരിയായി സാഹചര്യങ്ങൾ കൊണ്ട് വന്നു ചേരുന്ന ദോഷങ്ങൾ, ചുറ്റുപാടുകളിൽ നിന്ന് വന്നു ചേരുന്ന ദോഷങ്ങൾ, അതാണ് സംഘം കൊണ്ടുവരുന്ന ദോഷങ്ങൾ. അപ്പോ സാധാരണ പറയും, എന്താണ് ദുർജന സംസർഗം വരാൻ പാടില്ല എന്ന് പറയും. എന്നുവെച്ചാൽ ആധ്യാത്മിക വിഷയങ്ങളിൽ താല്പര്യം ഇല്ലാത്തവരുടെ സംസർഗം വരാൻ പാടില്ല. ഇനി ആധ്യാത്മിക വിഷയങ്ങളിൽ താല്പര്യമുള്ളവർ തന്നെ ചിലപ്പോൾ മാർഗഭ്രംശം വന്നവരുണ്ടാവും, അങ്ങനെയുള്ളവരുടെ സംസർഗം വരാൻ പാടില്ല. ആധ്യാത്മികമായ കാര്യങ്ങളിൽ താല്പര്യമൊക്കെ കാണും, പക്ഷെ അവർ മാർഗഭ്രംശം വന്നവരായിരിക്കും. അവരിൽ പലതരത്തിലുള്ള ആധ്യാത്മിക മാർഗത്തിന് യോജിക്കാത്ത സ്വഭാവങ്ങളും ശീലങ്ങളൊക്കെ ഉള്ളവരായിരിക്കും. ആത്മീയ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ അത്തരക്കാരുടെ സംസർഗത്തിൽ അവരുടെ ദോഷങ്ങളെല്ലാം ഇങ്ങോട്ട് വരും. അപ്പൊ ആധ്യാത്മിക ജീവികളുടെ സമൂഹത്തിൽ തന്നെ ഇത്തരം കുഴപ്പങ്ങളുള്ളവരാണ്. അപ്പോൾ ആധ്യാത്മിക ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത്തരക്കാരുടെ സംഘം കൊണ്ട് അറിയാതെ തന്നെ ആ ദോഷങ്ങൾ ഇങ്ങോട്ട് സംക്രമിക്കും. പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. വളരെ സന്മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ തന്നെ ആധ്യാത്മിക ജീവിതത്തിലേക്ക് വന്നിട്ട് കൂടുതൽ മോശക്കാരാകാറുണ്ട്, കൂടുതൽ നശിക്കാറുണ്ട്. കാരണം സംഘദോഷങ്ങളുണ്ട്. അപ്പോൾ ദോഷങ്ങൾ ഉള്ള വ്യക്തികളുമായിട്ടുള്ള സംസർഗം കൊണ്ട്, വസ്തുക്കളുമായിട്ടുള്ള സംസർഗം കൊണ്ടല്ല ദോഷം പകരും. ആധ്യാത്മിക ജീവിതത്തിൽ ഈ സംഘദോഷത്തെ ഒഴിവാക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. കാരണം ആധ്യാത്മികമായി ജീവിക്കുന്നവരിൽ തന്നെ ദോഷങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് അതിനോട് സഹകരിക്കുന്നവരിലൊക്കെ ആ ദോഷങ്ങൾ പകരും, അത് മാറ്റുക വളരെ പ്രയാസം. മറ്റുള്ള ദുർജനങ്ങളിൽ നിന്ന് അകന്നു കഴിഞ്ഞാലും ഈ ദോഷങ്ങൾ വന്നു ചേരും. ആ സംഘദോഷങ്ങൾ എന്ന് പറയുന്നത് സാധകന്മാരെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കാൻ വളരെ പ്രയാസമുള്ളതും ജയിക്കാൻ വളരെ പ്രയാസമുള്ളതുമാണ്. പരിശുദ്ധമായ മനസ്സിനെ തന്നെ വീണ്ടും മലിനപ്പെടുത്തും ആ ദോഷങ്ങളെ. ചിലപ്പോൾ അതിൻ്റെ ദോഷത്തിൻ്റെ ആ തീവ്രതയെ കുറച്ച് കാണും, അവരുടെ ദോഷങ്ങളെ അംഗീകരിക്കും, ഇതൊരു വലിയ ദോഷമല്ല എന്ന് വലിയ ദോഷത്തെക്കുറിച്ച് ചിന്തിക്കും. അല്ലെങ്കിൽ പലപ്പോഴും ദോഷങ്ങളെ സ്വന്തം ദൗർബല്യങ്ങളെന്നുള്ള നിലയ്ക്ക് അംഗീകരിക്കും, ഒഴിവാക്കാൻ വയ്യാത്തതാണെന്ന് കരുതും. ഇങ്ങനെ പലതരത്തിലുള്ള സംഘദോഷങ്ങൾ വന്നു ചേരാം. അതുകൊണ്ട് സമൂഹത്തിൽ നിന്ന് മാറി നിന്ന് ആശ്രമത്തിൽ കഴിയുന്നു അല്ലെങ്കിൽ സാധകന്മാരോടൊപ്പം കഴിയുന്നു എന്ന് വിചാരിച്ച് ദുഷിക്കുന്നതിനുള്ള സാധനങ്ങൾ കുറയുന്നില്ല. ദോഷം വന്നു ചേരുന്നതിനുള്ള സാധനങ്ങൾ വീണ്ടും ചിലപ്പോൾ കൂടുതലായും സംഭവിക്കും. അപ്പം അതുകൊണ്ട് സംഘദോഷം വളരെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിനെ ജയിച്ചവർ മാർഗത്തിൽ തന്നെ ജയിച്ചവർ സംഘയവ ദോഷം. അവരെ സംബന്ധിച്ചിടത്തോളം ദോഷം എന്ന് പറയുന്നത് എന്താണ്? ദോഷമുള്ളവരുമായിട്ടുള്ള സാമീപ്യം തന്നെ, സംഘം എന്ന് പറഞ്ഞ സാമീപ്യം. അവരുടെ സമീപത്ത് കഴിയുക, അവരുമായിട്ട് സംസാരിക്കുക, അവരുമായിട്ട് മറ്റ് വ്യവഹാരങ്ങൾ ചെയ്യുക, എല്ലാം തന്നെ അവരിൽ ആ ദോഷത്തെ അറിയാതെ ആ ദോഷങ്ങൾ അവരിലേക്ക് കടന്നു വരും. സൂക്ഷ്മമായി അത് ബാധിക്കും, അവരും ആ ദോഷത്തിന്റെ വഴിയെ സഞ്ചരിക്കും. അതുകൊണ്ട് സംഘദോഷം ജിതഹ സംഘദോഷോ യഹിത്യ ജിത സംഘദോഷ. ആ സംഘദോഷങ്ങളെ ജയിച്ചവർ അധ്യാത്മനിത്യാഹ പരമാത്മസ്വരൂപാലോചനേ നിത്യാഹ തത്പരാഹ. ഇത് പല ഭാഗത്തും വന്നിട്ടുള്ളതാണ്. അധ്യാത്മനിത്യത്വം, ആധ്യാത്മികമായ ജിജ്ഞാസയും ആധ്യാത്മികമായ അനുഷ്ഠാനങ്ങളും ഉള്ളവരിൽ തന്നെ സ്ഥായിയായി നിൽക്കാത്ത ഒന്നാണ് എന്താണ് ആ തത്പരത, അധ്യാത്മനിത്യത്വം. ഒരേപോലെ ഉള്ള തീവ്രത നിലനിർത്താൻ കഴിയാതിരിക്കും. ചില സമയങ്ങൾ ദിവസങ്ങൾ എന്താണ് ആധ്യാത്മിക അനുഷ്ഠാനങ്ങൾ താല്പര്യം ഇല്ലാതെ വരിക, അതിന് രുചി ഉണ്ടാകാതിരിക്കുക, വീണ്ടും അത് കൂടുതൽ തീവ്രമായി വരിക, വീണ്ടും അതിൽ അലസത ഉണ്ടാകുക, ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുക. ഇതാണ് അധ്യാത്മ നിത്യത്വം ഇല്ലാതിരിക്കുക. എന്നും ഒരേ തരത്തിൽ ഒരേ ഉന്മേഷത്തോടുകൂടി സാധനാ മാർഗങ്ങളിൽ സഞ്ചരിക്കാൻ കഴിയാതിരിക്കുക. അതുണ്ടായാലേ ലക്ഷ്യത്തിലെത്തത്തുള്ളൂ. അതുകൊണ്ട് അതും എടുത്തു പറയും. ഇവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം ആ ഇവിടെ പറയാം അവ്യയമായ പദത്തെ, മോക്ഷപദത്തെ പ്രാപിക്കുന്നതിന് ഒഴിവാക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ഇത്രയും ഉണ്ടായാലേ അവന് ആ ലക്ഷ്യത്തിലെത്തിച്ചേരാൻ കഴിയും. അതിന് മുഖ്യമായതാണ് ഇത് അധ്യാത്മനിത്യത്വം, പരമാത്മസ്വരൂപാലോചന, ഈശ്വര ചിന്തനത്തിൽ നിത്യാഹ തത്പരാഹ, അതിൽ മുഴുകിയിരിക്കാൻ കഴിയുക. സദാ ഒരിക്കലും അതിൽ അലംഭാവം വരാതിരിക്കുക, എന്നുവെച്ചാൽ അതിലൊരിക്കലും മടുപ്പ് തോന്നാതിരിക്കുക. വിനിവൃത്ത കാമാഹ വിശേഷതോ നിർലേപേന നിവൃത്താഹ കാമ യേശാന്തി നിവൃത്ത കാമാഹ. നേരത്തെ പറഞ്ഞല്ലോ ആഗ്രഹങ്ങൾ ഈ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരുടെ ഉദ്ദേശമാണ് ഈ പറയുന്നതല്ല. അവർക്കും വീണ്ടും ലൗകികമായ പല കാര്യങ്ങളിലേക്കും താല്പര്യമുള്ളിൽ വീണ്ടും ഉണർന്നു വരും. സാധനങ്ങൾ അനുഷ്ഠിക്കുന്നവരിൽ വീണ്ടും ലൗകിക താല്പര്യങ്ങൾ കൂടുതലായി വരും. അത് ആധ്യാത്മിക സാധന ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് കാര്യമില്ല, വീണ്ടും ശക്തമായി വരും. അതെല്ലാം വിശേഷത നിർലേപേന നിവൃത്താഹ, നിർലേപത കൊണ്ട് നിവൃത്തമായവർ, നിർലേപഭാവം വന്ന് കാമങ്ങളിൽ നിന്ന് മോചിച്ചവർ ഈ നിവൃത്ത കാമാഹ, അവരാണ് യഥേഹ സന്യാസിനഹ യതിമാർ സന്യാസിമാർ എന്ന് പറയുന്ന അതാണ് കാമത്തെ അതിജീവിച്ചവർ. അവരെന്ത് ചെയ്യുന്നു? ദ്വന്ദേഹി പ്രിയാ പ്രിയാദിഭിർ വിമുക്താഹ. അവർ ദ്വന്ദ്വാതീതന്മാരായിരിക്കുന്നു. എന്നുവെച്ചാൽ മനസ്സിന്റെ ഈ ചാഞ്ചാട്ടങ്ങളിൽ നിന്നെല്ലാം അവർ മുക്തരായിരിക്കുന്നു. മനസ്സ് സമനിലയെ പ്രാപിച്ചിരിക്കുന്നു. പ്രകൃതി ദ്വന്ദ്വാത്മകമാണ്, മനസ്സും ദ്വന്ദ്വാത്മകമാണ്. അങ്ങനെ ഇരിക്കെ ഈ പ്രകൃതിയുടെ ദ്വന്ദ്വാത്മകത്തെ അതിജീവിക്കുന്ന മനസ്സിന്റെ ആ തലത്തെ സ്വായത്തമാക്കിയവർ, സ്വയം മാത്രമൊരു തലത്തിലേക്ക് ഉയർന്നവർ. സ്വതേ ദ്വന്ദ്വാത്മകമാണ് മനസ്സ്. എന്നാലും ആ മനസ്സിന്റെ ദ്വന്ദ്വാതീതമായ ഒരു നില അതിനെ കണ്ടെത്തിയവർ, അതിൽ നിന്നുകൊണ്ട് അവരുടെ സാധനയിൽ മുന്നോട്ട് പോകുന്നവർ. സുഖദുഃഖ സ്നേഹി, അത് തന്നെ ആ ദ്വന്ദ്വത്തിൽ നിന്നുള്ള മോചനം. അതെന്താണോ, ഈ സുഖദുഃഖ സ്വപ്നങ്ങളിൽ നിന്നും അനുകൂല പ്രതികൂല ഭാവങ്ങളിൽ നിന്നും, അതാണ് മുഖ്യമായി ദ്വന്ദ്വം എന്ന് പറയുന്നത്. അനുകൂല പ്രതികൂല ഭാവങ്ങൾ മനസ്സിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, വിഭിന്ന ഭാവങ്ങൾ, അതാണ് മനസ്സിന്റെ ദ്വന്ദ്വം. പക്ഷെ മനസ്സിന് അതിൽ നിന്ന് അതിയായി നിൽക്കുന്നതിനുള്ള ഒരു തലമുണ്ട് മനസ്സിന്. ആ ഭാവത്തെ ആശ്രയിച്ചുകൊണ്ട് ദ്വന്ദ്വാതീതന്മാരായി സാധന ചെയ്യുന്നവരാണ് സുഖദുഃഖ സ്നേഹി. ഈ സുഖദുഃഖങ്ങൾക്ക് അധീനന്മാരായി സാധനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് പ്രയോജനത്തെ ചെയ്യത്തില്ല. സാധനങ്ങൾ ചെയ്യാം, പക്ഷെ മനസ്സിന്റെ വ്യാകുലതയിൽ സാധനങ്ങളൊന്നും ഫലപ്രദമാകത്തില്ല, അതിന്റെ ശക്തി ചോർന്നു. അപ്പൊ അവിടെ അതീതമായ നിലയിൽ തന്നെ നിൽക്കണം, മനസ്സിന്റെ അതീത നിലയെ പ്രാപിച്ചു നിൽക്കണം. സുഖദുഃഖങ്ങൾ ഒലയ്ക്കാത്ത ഒരു നിലയുണ്ട് മനസ്സിൽ, അതിന്റെ ഏകാഗ്രമായ അതിന്റെ ആന്തരികമായ നിലകളിൽ നിന്നുകൊണ്ട് ചെയ്യുന്നവർ. പരിത്യക്ത, അതിനെല്ലാം പരിത്യജിച്ചവർ. ത്യാഗം എന്ന് പറയുമ്പോൾ സന്യാസിയുടെ ത്യാഗം എന്ന് പറയുന്നത് മറ്റ് കാമനകളും മറ്റും ത്യജിച്ചതുകൊണ്ടായില്ല, ഈ പറയുന്ന ദ്വന്ദ്വങ്ങളെയും ത്യജിച്ചിരിക്കണം മനസ്സിൽ നിന്ന്. വളരെ ശക്തമായ മനസ്സ് ആയിരിക്കണം സന്യാസി, ഇതൊന്നും ഉലയ്ക്കാത്ത മനസ്സ്. അമൂഢാഹ മോഹവർജിതാഹ, മോഹരഹിതന്മാർ. അവർക്ക് ലക്ഷ്യത്തെക്കുറിച്ച് മോഹങ്ങളില്ല, മാർഗത്തെക്കുറിച്ചും മോഹങ്ങളില്ല, സാധനങ്ങളെക്കുറിച്ച്, സാധനാനുഷ്ഠാനത്തെക്കുറിച്ച്, ഇന്ന ലക്ഷ്യത്തെ പ്രാപിക്കുന്നതിന് ഇന്ന സാധനയാണ് വേണ്ടത് എന്നുള്ള കാര്യത്തിൽ മോഹങ്ങളില്ലാത്തവർ, അതാണ് അമൂഢാഹ എന്നാണ്. അവയം തത്പദം ഗച്ഛന്തി അമൂഢാഹ മോഹരഹിതന്മാർ. സാധനകളിൽ ഭ്രാന്തി വന്നു കഴിഞ്ഞാൽ മോക്ഷത്തിന് താൻ സഞ്ചരിക്കേണ്ട മാർഗം ഇന്നതാണ് എന്നുള്ള കാര്യത്തിൽ ഭ്രാന്തി വന്നു കഴിഞ്ഞാൽ പ്രയത്നിച്ചിട്ട് കാര്യമില്ല. പ്രാപ്യമായിരിക്കുന്ന ലക്ഷ്യത്തെക്കുറിച്ച്, ഇന്നതാണ് താൻ പ്രാപിക്കേണ്ടത്, അതിനെക്കുറിച്ച് മോഹങ്ങൾ വന്നു കഴിഞ്ഞാൽ, വിപരീത ഭാവനകൾ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അവിടെ എത്തത്തില്ല. അതുകൊണ്ട് മോഹത്യാഗം, മോഹവർജനം, അത് ആ യതിയുടെ അവസ്ഥയാണ്. ആ അവസ്ഥയിലെത്തിയിരിക്കുന്ന യതി യഥോക്തം അമ്പ്യം പദം ഗച്ഛന്തി, പറഞ്ഞ അമ്പ്യമായ പദത്തെ പ്രാപിക്കുന്നു. എന്നുവെച്ചാൽ സാധനാ മാർഗത്തിൽ ഉയർന്ന ഒരാളിന്റെ ആ അവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അത്രയും ഉയർന്ന നിലയിലെത്തിക്കഴിഞ്ഞ ഒരു സാധകൻ ഇതിനെ പ്രാപിക്കുന്നു. അതുകൊണ്ട് ഇത് ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അത്ര ഒരു സാധനയെക്കുറിച്ച് നിർദ്ദേശിക്കുകയാണ്. സാധനകളുടെ പരമമായ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ സാധനയിലെ ഈ പറയുന്ന തരത്തിലുള്ള ആ ഒരു സ്ഥിതിയെ നേടിയെടുക്കുകയാണ്. അതിലൂടെയാണ് മോക്ഷത്തെ പ്രാപിക്കേണ്ടത്, അതാണ് ഇവിടെ പറയുന്നത്. നിർമാനമോഹ, മാനമോഹങ്ങളെ അതിജീവിച്ചവർ. ജിതസംഗദോഷാഹ, സംഗദോഷങ്ങളെ ജയിച്ചവർ. അധ്യാത്മനിത്യാഹ, ആത്മീയ സാധനയിൽ സ്ഥിരതയുള്ളവർ. വിനിവൃത്ത കാമാഹ, കാമനകളിൽ നിന്ന് മോചിതരായവർ. സുഖദുഃഖ സജ്ഞേഹി ദ്വന്ദേഹി വിമുക്താഹ, സുഖദുഃഖങ്ങൾ തുടങ്ങിയ ദ്വന്ദ്വഭാവങ്ങളിൽ നിന്നെല്ലാം മോചിതരായവർ. അമൂഢാഹ, മോഹരഹിതന്മാരായവർ. അവ്യയം തത് പദം ഗച്ഛന്തി, അവ്യയമായ പദത്തെ പ്രാപിക്കുന്നു. വീണ്ടും സാധനയിൽ നിഷ്ഠയുണ്ടാകാൻ വേണ്ടിയിട്ട് അതിന്റെ മഹത്വത്തെയാണ് പറയുന്നത്. നിർമാനമോഹാജിതസംഗദോഷ അധ്യാത്മനിത്യാമിനിവൃത്തകാമാ ദ്വന്ദ്വൈർവിമുക്തസുഖദുഃഖസജ്ഞൈർ ഗച്ഛന്ത്യമൂഢാ പദമവ്യയം തത് ന തദ്ഭാസയതേ സൂര്യോ ന ശശാങ്കോ ന പാവക ഏദ്ഗത്വാ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ. തദൈവ പദം പുനർവിശിഷ്യതേ. ഇത്രയും തീവ്രമായ കഠിനമായ സാധനകളെ എന്തിനാണ് നിർദ്ദേശിക്കുന്നത്? ഈ സാധനങ്ങളിലൂടെ പ്രാപിക്കേണ്ട ആ പദം, മുക്തിസ്ഥാനം, അത് അത്രയും ശ്രേഷ്ഠമാണ്. അതിനുവേണ്ടിയിട്ടാണ് ആ പദത്തെ വീണ്ടും വെളിപ്പെടുത്തുന്നത്. അത് മാത്രമല്ല, നേരത്തെ പറഞ്ഞല്ലോ മോഹരഹിതനായിരിക്കണം. എന്താണ് ഞാൻ പ്രാപിക്കേണ്ടത്? ആധ്യാത്മിക ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം എന്താണ്? ആ ലക്ഷ്യത്തെക്കുറിച്ചും ഒരാൾക്ക് വ്യക്തമായ ധാരണ വേണം. തന്നെ എന്താണ് നേടേണ്ടത്? കാരണം ആധ്യാത്മിക മാർഗത്തിൽ തന്നെ വരുന്നവർ തുച്ഛമായ ചില കാര്യങ്ങളെ ശ്രേഷ്ഠമാണെന്ന് കരുതി അത് നേടുന്നതിന് വേണ്ടി പരിശ്രമിക്കും. വളരെ നിസ്സാരമായിരിക്കും. ഈ പരമമായ ലക്ഷ്യവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മറ്റ് നേടുന്നതെല്ലാം വളരെ തുച്ഛമായ കാര്യങ്ങളായിരിക്കും. അപ്പം മനസ്സവിടെയെങ്കിലും നിൽക്കാതെ ആ പരമമായ ലക്ഷ്യത്തെ തന്നെ കണ്ടുകൊണ്ട് വേണം പ്രവർത്തിക്കേണ്ടത്. ആ മുക്തിപദം അതെന്താണ് എന്ന് ഇവിടെ ഒന്നുകൂടി വർണ്ണിക്കുകയാണ്. കാരണം വിമൂഢ, മോഹരഹിതന്മാരാണ് അതിനെ പ്രാപിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ മോഹത്തെ, ലക്ഷ്യത്തെ സംബന്ധിച്ചുള്ള ആ മോഹത്തെ മാറ്റുന്നതിന് വേണ്ടി പറയുകയാണ്. തദ്ധാമ ഇതി വിഹുദീന ധാമന സംബന്ധ, തത് ധാമ എന്ന് ഉന്നയിച്ചോണം. ഒന്നാമത്തെ പാദത്തിലെ തതും നാലാമത്തെ പാദത്തിലെ ധാമയും. തദ്ധാമ, ആ ധാമം എങ്ങനെയുള്ളതാണ് പറയുന്നത്? തദ്ധാമ തേജോരൂപം പദം ന ഭാസേദേ സൂര്യ ആദിത്യ. ആ തേജോരൂപത്തിലുള്ള ആ പദത്തെ, തേജസ് എന്ന് പറഞ്ഞാൽ ജ്ഞാനം, നിരുപാധികമായ ജ്ഞാനം, ദോഷരഹിതമായിരിക്കുന്ന തമസ്സില്ലാത്ത ജ്ഞാനം, അതാണ് തേജസ്. ആ ജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നതിന് ആദിത്യ, ആദിത്യനും കഴിയുന്നുണ്ട്. ആദിത്യം ജഡപ്രകാശമാണ്. ജഡപ്രകാശമായ ആദിത്യന് ഒരിക്കലും ജഡത്തെ പ്രകാശിപ്പിക്കാൻ കഴിയും. ചൈതന്യത്തെ പ്രകാശിപ്പിക്കാൻ മറ്റൊരു പ്രകാശമില്ല. അത് സ്വയം ജ്ഞാനരൂപമാണ്. അതുകൊണ്ട് ആണ് പറയുന്നത് അത് ജഡപ്രകാശമായ ആദിത്യന്റെ പ്രകാശം കൊണ്ടത് പ്രകാശിക്കുന്നതല്ല. സർവ അവഭാസന ശക്തിമത്വേപി സതി, സർവത്തെയും പ്രകാശിപ്പിക്കുന്നതിനുള്ള ശക്തി അതിനുണ്ടെങ്കിലും അതിനാ പരമധാമത്തെ പ്രകാശിപ്പിക്കുന്നതിന് ശക്തിയില്ല എന്ന് പറഞ്ഞാൽ എന്താണോ? ജീവൻ ആണ് ഈ പരമധാമത്തെ പ്രാപിക്കേണ്ടത്. നേരത്തെ പറഞ്ഞ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ അതിനറിയുക എന്നുള്ളതാണ്. ജീവൻ അതിനെ അറിയുന്നത് ബാഹ്യമായ ഏതെങ്കിലും ഒരു ഉപായം കൊണ്ടല്ല. തന്നിൽ നിന്ന് അന്യമായിരിക്കുന്ന വസ്തുക്കളെ അറിയുന്നതിന് ബാഹ്യമായ പല ഉപായങ്ങളും സ്വീകരിക്കുന്നു. പഞ്ചേന്ദ്രിയങ്ങൾക്കും യോജിച്ച ഉപായങ്ങൾ സ്വീകരിക്കുന്നു. അതിന് ചക്ഷുരേന്ദ്രിയത്തിന് സഹായിയായിട്ടുള്ള ഉപായമാണ് പ്രകാശം. ഏറ്റവും വലിയ പ്രകാശമെന്ന് നമുക്ക് അനുഭവപ്പെടുന്ന സൂര്യപ്രകാശത്തിന് പോലും അതിനെ പ്രകാശിപ്പിക്കാൻ കഴിയത്തില്ല. കാരണം ഇവിടെ അതിനെ അറിയേണ്ടത് ജീവനാണ്. അതിനെ പ്രകാശിപ്പിക്കുന്ന എന്താണ്? അവന്റെ തന്നെ ഉള്ളിലിരിക്കുന്ന പ്രകാശം, ജ്ഞാനം, അതിനെ മാത്രമേ അതിനെ പ്രകാശിപ്പിക്കാൻ ശേഷിയുള്ളൂ. തഥാ എന്ന ശശാങ്ക ചന്ദ്ര എന്ന പാവക നാഗ്നിരവി. ചന്ദ്രന് ആകാശത്ത് കാണുന്ന മറ്റൊരു പ്രകാശം ചന്ദ്രൻ, അല്ലെങ്കിൽ മറ്റു പ്രകാശങ്ങളല്ല, അതുപോലെ ഭൂമിയിൽ കാണുന്ന അഗ്നി, ഈ പ്രകാശങ്ങൾക്കെല്ലാം ഭൗതിക വസ്തുക്കളെ പ്രകാശിപ്പിക്കാൻ കഴിയൂ. പക്ഷേ തദ്ധാമ വൈഷ്ണവം പദം ഗത്വ പ്രാപ്തിനെ നിവർത്തന്തേ. ആ പദത്തിന്റെ മഹത്വം എന്താണ്? അതിനെ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ സംസാരമില്ല, സാധനങ്ങളെല്ലാം അവശേഷിക്കുന്നു, സംസാര ദുഃഖങ്ങളിൽ നിന്നെല്ലാം മോചിതനായിത്തീരുന്നു. അതാണ് തിരിച്ചു വരുന്നില്ല എന്ന് പറയുന്നു. വെച്ച സൂര്യാതന്ന ഭാസയതേ തദ്ധാമ പദം പരമം മമ വിഷ്ണു. അതെന്താണ് ആ മമ? ഇവിടെ വീണ്ടും പറഞ്ഞു എന്റെ ധാമം എന്നാണ്. ഇവിടെ ചിലർ വിഷ്ണു എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ടും മനുഷ്യനെ പോലെ, മനുഷ്യനെങ്ങനെയാണോ ഓരോ മനുഷ്യനും ഒരു വ്യക്തിയായിരിക്കുന്നത്, അതുപോലെ ഒരു വ്യക്തിയായിട്ടും ആ വ്യക്തി ഈശ്വര വ്യക്തി താമസിക്കുന്ന ഒരു സ്ഥലം ഈ ലോകം പോലെ തന്നെ മറ്റൊരു ലോകമാണ് എന്നും ചില ദ്വൈത ചിന്താഗതിയുള്ളവർ അങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട് ഈ ഭാവത്തെ. അപ്പൊ മമധാമം എന്ന് പറഞ്ഞു എന്റെ വീടെന്ന് പറയും പോലെ. അതുകൊണ്ട് വിഷ്ണുവിന് പ്രത്യേകിച്ചൊരു സ്ഥലമുണ്ട്, ആ സ്ഥലത്തെ പ്രാപിക്കുന്നതാണ്. പുരാണങ്ങളിലും പറയുന്നുണ്ട് വൈകുണ്ഠം കൈലാസം എന്നൊക്കെ പറയുന്നു. പക്ഷെ ഇവിടെ അദ്വൈത മതമനുസരിച്ച് അങ്ങനെയല്ല. മമധാമ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ വാസ്തവ സ്വരൂപം. അതെന്താ ഇവിടെ നിന്നുകൊണ്ട് ഭഗവാൻ അങ്ങനെ പറയാൻ കാരണം? കാരണം അർജുനൻ കാണുന്ന രൂപമല്ല, അർജുനൻ കാണുന്ന രൂപം ബാഹ്യമായ രൂപമാണ്, സംയോഗ വിയോഗങ്ങളൊക്കെ ഉള്ള രൂപമാണ്, ബാഹ്യമായ സ്ഥൂലമായ ഒരു രൂപമാണ് ഈശ്വരൻ എന്ന് കരുതി കഴിഞ്ഞാൽ നമുക്ക് ആ ഈശ്വരന്റെ അടുത്ത് പോകാം, അവിടുന്ന് മടങ്ങി വരാം. കാരണം ഭൗതികമായ വസ്തുക്കളിലാണ് സംയോഗ വിയോഗങ്ങളുടെ സാമീപ്യവും ഇതുമൊക്കെ ഉള്ളത്. അപ്പോൾ ഈശ്വരനെ നമ്മളൊരു വ്യക്തിയായി കണ്ടാൽ ആ വ്യക്തിയുടെ സമീപത്തിരിക്കുന്ന ഈശ്വരന്റെ സമീപത്തിരിക്കുന്നതായിട്ടും ആ വ്യക്തിയിൽ നിന്നകന്നിരിക്കുന്ന ഈശ്വരനിൽ നിന്നകന്നിരിക്കുന്നതായിട്ടും ഒക്കെ തോന്നും. അപ്പോൾ ആ വ്യക്തിയുടെ ഒരു സ്ഥാനമുണ്ട് എന്നൊക്കെ കൽപ്പിക്കേണ്ടി വരും. അത് ആധ്യാത്മിക തത്വത്തെ സംബന്ധിച്ചുള്ള ഭൗതികമായ കൽപ്പനകളാണ്. ആധ്യാത്മിക തത്വത്തെ സംബന്ധിച്ച് ആത്മീയമായി തന്നെ ഉള്ള ഭാവനകളുണ്ട്, അതിനെ സംബന്ധിച്ചുള്ള ഭൗതികമായ ഭാവനകളാണെന്ത്? ഈ ഈശ്വരന് വ്യക്തിഭാവത്തെ കൽപ്പിക്കുക, തികച്ചും ഭൗതികമാണ്. കാരണം ശരീരം എന്ന് പറയുന്നത് പഞ്ചഭൂതാത്മകമാണ്, പഞ്ചഭൗതികമായ ശരീരമാണ്. ആ ശരീരത്തോടുകൂടി ഇരിക്കുന്ന ആളാണ് ഈശ്വരൻ എന്ന് കൽപ്പിക്കുക. അർജുനനും ഭഗവാൻ തന്റെ മഹത്വത്തെ പല രീതിയിലും വെളിപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ തത്വങ്ങളൊക്കെ വെളിപ്പെടുത്തുന്ന ഈ ഉപദേശിക്കുന്ന ആളാണ് ഈശ്വരൻ എന്നുള്ള ഭ്രമം വരാം. അപ്പൊ തന്റെ മുമ്പ് നിൽക്കുന്ന രൂപത്തെ അരൂപം എന്ന് പറയുന്നത് കേവലം ഭൗതികമായ രൂപമാണ്, അത് ഈശ്വരന്റെ രൂപമാണ്, ആ വ്യക്തിയുടെ സ്ഥാനമാണ് ഈശ്വരന്റെ സ്ഥാനം എന്നെല്ലാമുള്ള ഭ്രമങ്ങളുണ്ടാകും. അത് മാറ്റുന്നതിന് വേണ്ടി പറയുന്ന എന്താണിത്? എത്തിച്ചേർന്നാൽ മാറുന്ന സ്ഥലമല്ല, ഭൗതികമായ രൂപത്തെയാണ് നമ്മൾ ഈശ്വരനെ ധരിച്ചാൽ അവിടെ എന്തുവരും? അവിടെ അടുത്തു കഴിഞ്ഞാൽ അകലാനും പറ്റും, അടുക്കി അകലും ചെയ്യാൻ പറ്റും. ഇതങ്ങനെയല്ല പറയുന്നു. ആ വൈഷ്ണവമായ പദം എന്ന് പറയുമ്പോൾ എന്താണ്? എന്റെ ആ പരമാർത്ഥ രൂപം ഇതുപോലെ നമുക്ക് നിനക്ക് നിന്റെ ഭൗതികമായ സാമീപ്യത്തെ അനുഭവിക്കാൻ പറ്റുമെന്നല്ല. മറ്റെന്താണോ, അർജുനനും ഭൗതികമാണ്, ഉപദേഷ്ടാവും ഭൗതികമാണ്, അതിന് സാമീപ്യം വരും, പിന്നെ വിയോഗവും വരും. ഇവിടെ അതൊന്നും സംഭവിക്കുന്നില്ല, മറിച്ച് എന്താണ് അതിന്റെ മഹത്വം? ഇതെന്താണ്? ഈ കാണുന്ന രൂപത്തെ സൂര്യൻ പ്രകാശിപ്പിക്കുന്നു. അർജുനൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഈശ്വരൻ എന്ന് പറയുന്നത് എന്താണ്? സൂര്യൻ പ്രകാശിപ്പിക്കുന്ന ഈശ്വരനാണ്. കാരണം ഭൗതികമായ ഒരു രൂപമാണ്, ഒരു ശരീരമാണ്, അതല്ല. അത് എന്റെ ആ പരമമായ ആ ധാമത്തെ, എന്റെ സ്വരൂപത്തെ ഈ നീ കാണുന്നത് പോലെ നിന്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. കണ്ണുകൊണ്ട് കാണാമെന്നുള്ളതല്ല സൂര്യൻ പ്രകാശിപ്പിക്കുന്നതാണ്, അത് കേവലമായ ഒരു തത്വമാണ്. അതാണ് എന്റെ പരമമായ സ്വരൂപം അതിനെ പ്രാപിച്ചാൽ പിന്നീട് അവിടെ അടുക്കുക, അകലുക, സമീപിക്കുക, ദൂരെ പോവുക, ഇത്തരം കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അത് പരമപദമാണ് എന്ന് പറഞ്ഞ് തൻ്റെ ആ തത്വത്തെ വെളിപ്പെടുത്തുകയാണ്. ഭഗവൻ തത്വത്തെ രണ്ട് രീതിയിൽ വെളിപ്പെടുത്തും. ചിലപ്പോൾ തൻ്റെ അവതാര മഹാത്മ്യത്തെ വെളിപ്പെടുത്തും. അപ്പോൾ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ ഉപദേഷ്ടാവായി നിൽക്കുന്ന ഇത്, അത് സാധാരണ ഒരു മനുഷ്യൻ്റെ അവതാരമാണ് എന്നിങ്ങനെ വെളിപ്പെടുത്തും. ചിലപ്പോൾ അതിൻ്റെ തന്നെ തത്വത്തെ വെളിപ്പെടുത്തുമ്പോൾ എന്തുവരും? ഇത്തരത്തിൽ സൂര്യനും ചന്ദ്രനൊന്നും പ്രകാശിപ്പിക്കാത്ത പരമാത്മ തത്വമാണ് എന്റെ വാസ്തവ സ്വരൂപം. അവിടെ ഈ ശരീരത്തിനും രൂപത്തിനും ഒന്നും പ്രസക്തിയില്ല. ആ രീതിയിലും വെളിപ്പെടുത്തും. ആ രണ്ട് തരത്തിലും ഇവിടെ പറയുകയാണ്. അതിനെ പ്രാപിച്ചു കഴിഞ്ഞാൽ സൂര്യൻ പ്രകാശിപ്പിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ്? അതിനെ ആന്തരികമായിട്ട് അറിയേണ്ടതാണ്. അവിടെ സൂര്യപ്രകാശത്തിന്റെ ആവശ്യമില്ല. വിവേകം കൊണ്ട് ഗ്രഹിക്കേണ്ടതാണ്. ജ്ഞാനപ്രകാശത്തിലൂടെ ഗ്രഹിക്കേണ്ടതാണ്. അതാണ് എന്റെ പരമാർത്ഥ സ്വരൂപം എന്ന് ബോധ്യപ്പെടുത്താൻ കൂടെ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. സൂര്യ തന്ന ഭാസയിലെ സൂര്യൻ ആ പരമാത്മ തത്വത്തെ പ്രകാശിപ്പിക്കുന്നില്ല. ശശാങ്ക പാവക ഭാസയിലെ ശശാങ്കൻ അതിനെ പ്രകാശിപ്പിക്കുന്നില്ല, അഗ്നി പ്രകാശിപ്പിക്കുന്നില്ല. യദ്ധാമ ഏതൊരു ധാമത്തെ പ്രാപിച്ചിട്ട് നിവർത്തന്തി പിന്തിരിയുന്നില്ലയോ നിവർത്തിക്കുന്നില്ലയോ തദ്ധാമ അതാണ് തത് മമ പരമം ധാമ അതാണ് എന്റെ പരമമായ ധാമം എന്റെ പരമമായ സ്വരൂപം അല്ലെങ്കിൽ എന്റെ വാസ്തവ സ്വരൂപം അതാണ്. നദ്ഭാസയതേ സൂര്യോ ശശാങ്കോ ന പാവക യദ്ഗത്വാ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ മമൈവാംസോ ജീവലോകേ ജീവഭൂത സനാതന മനഃഷ്ഠാനീന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. യദ്ഗത്വാന നിവർത്തന്തേ ഇത്യുക്തം നേരത്തെ പറഞ്ഞു. അതിനെ പ്രാപിച്ചു കഴിഞ്ഞാൽ മടങ്ങി വരുന്നില്ല. നിന്നെ സർവാഹി ഗതിർ ആഗത്യന്താഹ പറയുന്ന ഒരു ഗതിയുണ്ടെങ്കിൽ അവിടെ ആഗതിയുമുണ്ട്. അവിടത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായും മടങ്ങി വരേണ്ടി വരും. സംയോഗ വിപ്രയോഗാന്താഹ സംയോഗങ്ങളുടെ തെല്ലാം വിപ്രയോഗമുണ്ട്. എവിടെയാണോ അടുക്കുന്നത് അവിടെ നകലേണ്ടിയും വരും. അത് പ്രകൃതിയുടെ നിയമമാണ്. പിന്നെ എങ്ങനെ ഈശ്വരനെ പ്രാപിച്ചാൽ മടങ്ങി വരത്തില്ല എന്ന് പറഞ്ഞു? ഇത് ഈ പ്രസിദ്ധം കഥമുച്ചതേ തദ്ധാമഗതാനാം നാസ്തി നിവൃത്തി. ആ ധാമത്തെ പ്രാപിച്ചവർക്ക് തിരിച്ചു വരവില്ല എന്നെന്തുകൊണ്ട് പറഞ്ഞു? അത് സംഭവിക്കണമല്ലോ. അതാണ് ചോദ്യ സംശയം. വിധിശുന്നു തത്ര കാരണം. അതിന് കാരണം പറയും എന്താണോ? മമൈവ പരമാത്മനോ നാരായണസി അംശോ ഭാഗോ അവയവ ഏകദേശ അനർത്ഥാന്തരം ജീവലോകെ ജീവാനാൻ ലോകെ സംസാരി ജീവഭൂതോ ഭോക്ത കർത്തയതി പ്രസിദ്ധ സനാതന. ആ പരമാത്മാവ് സനാതനായി ചിരന്തനായിരിക്കുന്നു, അനാദി അനന്തനായിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ജീവനും എന്താണ് അനാദിയായിരിക്കുന്നു. അതെങ്ങനെയിരിക്കുന്നു? മമൈവ പരമാത്മനഃ നാരായണസ്യ ആ പരമാത്മാവിന്റെ അംശമായിട്ടിരിക്കുന്നു. ഭാഗം അവയവും ഏകദേശം എന്നെല്ലാം പറഞ്ഞാൽ പര്യായ പദങ്ങളാണ്. ഇത് അനർത്ഥാന്തരം പര്യായങ്ങളാണെന്നർത്ഥം. എങ്ങനെയാണോ പറയാം ഈശ്വരന്റെ അവയവമായിരിക്കുന്നു എന്ന് പറയാം, ഈശ്വരന്റെ ഭാഗമായിട്ടിരിക്കുന്നു എന്ന് പറയാം, ഈശ്വരന്റെ ഏകദേശമായിരിക്കുന്നു എന്ന് പറയാം, ഈശ്വരന്റെ അംശീയമായിരിക്കുന്നു എന്ന് പറയാം. അതാണ് ജീവന്റെ സ്ഥിതി. ജീവലോകെ ഈ ജീവസമൂഹത്തിൽ ഈ സംസാരത്തിൽ ജീവനായിരിക്കുന്ന ജീവനെന്ന് പറഞ്ഞ ആരാണ്? ഭോക്ത കർത്ത ഇതി പ്രസിദ്ധ ഭോക്താവായും കർത്താവായും ഈ സുഖദുഃഖങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ട് അതിനു കാരണമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ഇരിക്കുന്നവൻ ആ ഈശ്വരന്റെ അംശം തന്നെയാണ്. ഈശ്വരന്റെ അംശം എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലുള്ള അംശം? അത് പറയുന്നു, യഥാ ജല സൂര്യകഃ സൂര്യാംശോ ജലനിമിത്താപായേ സൂര്യമേവ ഗത്വാന്ന് നിവർത്തന്തി. ജലസൂര്യകൻ എന്നുവെച്ചാൽ ജലത്തിൽ കാണുന്ന സൂര്യപ്രതിബിംബം സൂര്യാംശോ, അതെവിടെ? സൂര്യനിൽ നിന്ന് ഭിന്നമായ ഒന്നല്ല, സ്വതന്ത്രമായി നീക്കുന്ന ഒന്നല്ല ജലത്തിൽ കാണുന്ന സൂര്യപ്രതിബിംബം. അത് ഭിന്നമല്ലാത്തതുകൊണ്ട് അതിനെ പറയുന്നത് എന്താണ്? അത് സൂര്യന്റെ അംശമാണെന്ന് പറയുന്നു. ഭിന്നമല്ലാത്തതുകൊണ്ടാണ്. ആകാശത്തിൽ ഒരു സൂര്യൻ, ജലത്തിൽ മറ്റൊരു സൂര്യൻ, അങ്ങനെ രണ്ട് സൂര്യന്മാരില്ല. പക്ഷേ ജലത്തിൽ വ്യക്തമായി സൂര്യന് അനുഭവപ്പെടുന്നുമുണ്ട് സൂര്യബിംബം. അത് സൂര്യൻ നിന്ന് അന്യമല്ല. ജലനിമിത്താപായ, ഏതെങ്കിലും തരത്തിൽ ആ ജലം അവിടെ ഇല്ലാതായി എന്നിരിക്കട്ടെ, അത് സൂര്യൻ തന്നെയാണ്. പിന്നെ താഴെ പ്രത്യേകിച്ചൊരു സൂര്യനില്ല, സൂര്യമേവ ഗത്വാൻ എന്ന് വർത്തന്തേ. അത് സൂര്യൻ തന്നെയായിത്തീരുന്നു എന്ന് വെച്ചാൽ അവിടെ രണ്ട് സൂര്യൻ എന്നുള്ളത് പോയി അവിടെ സൂര്യൻ ഏകനായി തന്നെ നിൽക്കുന്നു എന്നുള്ളത്. അല്ലാതെ പ്രതിബിംബം ജലത്തിൽ നിന്ന് സഞ്ചരിച്ച് സൂര്യനിൽ എത്തിച്ചേരുന്നു എന്നല്ല, സൂര്യനെ പ്രാപിക്കുന്നു എന്ന് പറയുന്ന അതുപോലെയാണ്. ഈശ്വരന്റെ അംശമായിരിക്കുന്ന ജീവൻ ഈശ്വരനെ പ്രാപിക്കുന്നു എന്ന് പറയുന്നത് ജലത്തിൽ പ്രതിബിംബിക്കുന്ന സൂര്യൻ ആ ബിംബഭാവം വിട്ട്, പ്രതിബിംബഭാവം വിട്ടിട്ട് ബിംബഭാവത്തെ പ്രാപിക്കുന്നു എന്ന് പറയും പോലെയാണ്. വാസ്തവത്തിൽ അങ്ങനെ ഒരു വരവും പോക്കുമില്ല അവിടെ. സൂര്യൻ തന്റെ ബിംബഭാവത്തെ വിട്ടിട്ട് ജലത്തിൽ വന്ന് പ്രതിബിംബഭാവത്തെ സ്വീകരിക്കുന്നില്ല. ജലം നശിക്കുമ്പോൾ ആ പ്രതിബിംബഭാവത്തെ വിട്ടിട്ട് പോയി ബിംബഭാവത്തെ, അതായത് സൂര്യഭാവത്തെ പ്രാപിക്കുന്നുമില്ല. എന്നാലും നമ്മൾ പറയുന്നത് എന്താണോ, ഇപ്പോൾ പ്രതിബിംബമില്ല, ബിംബമേ ഉള്ളൂ എന്ന് പറയുന്ന പോലെയാണ് ഇവിടെ പരമാത്മാവിനും ജീവാത്മാവിനും സംഭവിക്കുന്നതാണ്. ആ പരമാത്മാവിനെ പ്രാപിച്ചിട്ട് തിരിച്ചു വരുന്നില്ല. പിന്നെ നിവർത്തതേ തഥാ അയമപി അംശഃ തേനൈവാത്മന സങ്കച്ഛതി ഏവമേവ. അതുപോലെ തന്നെ ഈ അംശം എന്ന് പറയുന്ന ജീവൻ, പ്രതിബിംബ സമാനനായിരിക്കുന്ന ജീവനും സ്വയം ആ പരമാത്മഭാവത്തിൽ വർത്തിക്കുന്നു. അതാണ് പ്രതിബിംബം, സ്വയം ബിംബഭാവത്തിൽ വർത്തിക്കുന്നു. അതുകൊണ്ടാണ് അതിന് പ്രതിബിംബിംബഭാവം നശിച്ചാലും വീണ്ടും ബിംബഭാവത്തിൽ നിൽക്കാൻ കഴിയുന്നത്. എപ്പോഴും അത് ബിംബഭാവത്തിൽ തന്നെ നിൽക്കുകയാണ്. പ്രതിബിംബഭാവം എന്ന് പറയുന്നത് എന്താണ്? ഒരു മൂന്നാമന്റെ അനുഭവം മാത്രമാണ്. അതുപോലെ ഈ ജീവഭാവം വന്ന് ആ ജീവഭാവത്തിൽ നിന്നുള്ള ഒരു അനുഭവമാണ് ഈശ്വരാംശമാണ് താനെന്നുള്ളത്. പരമാർത്ഥത്തിൽ അത് ആ പരമേശ്വരൻ തന്നെയാണ്. ഈശ്വരാംശം എന്ന് പറയുമ്പോൾ അത് ഈശ്വരനിൽ നിന്ന് അന്യമാകാൻ സാധ്യമല്ല. മറ്റു വസ്തുക്കളെ പോലെ അവയവങ്ങളുള്ള നശിക്കുന്ന ഒരു വസ്തുവല്ല ഈശ്വരൻ. യഥാവാ ഘടാദ്യുപാധിപരിച്ഛിന്നോ ഘടാദ്യാകാശ ആകാശംശസൻ ഘടാദി നിമിത്താപായേ ആകാശം പ്രാപ്തി നിവർത്തതേ ഇത്യവം. യഥാ ഘടാദ്യുപാധിപരിച്ഛിന്നോ ഘടാദ്യാകാശ, പുടം കലം എന്ന് പറയുന്ന ആ വസ്തു, കലം എന്ന് പറയുന്ന വസ്തു ഒരു ഉപാധിയാണ്, ഉപാധി എന്ന് വിളിക്കാം. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആകാശം പരിച്ഛിന്നമായിരിക്കുന്നു. അവിടെ എന്തു പറയുന്നു? ആകാശം എന്ന് പറഞ്ഞാൽ ആ കലത്തിനകത്തുള്ള ഇടത്തേണ് ആകാശം എന്ന് പറയുന്നു. ഈ കലത്തിന്റെ അകത്ത് കാണുന്ന ഇടം, വസ്തുക്കളെ ഉൾക്കൊള്ളുന്ന ഇടം, അത് പുറമേ വസ്തുക്കളെ ഉൾക്കൊള്ളുന്ന അതിവിസ്തൃതമായ ഇടം, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, ഇതിനെല്ലാം ഉൾക്കൊണ്ട് നിൽക്കുന്ന ഇടം, അതാണ് ആകാശം. അതിന്ന് വേറെയല്ല, ഇത് വളരെ വലുതായിരിക്കുന്നു. ഈ വലിയ ഇടത്ത് ഭൂമിയെ ഉൾക്കൊള്ളുന്നു, ആ ചെറിയ ഇടത്തിൽ ജലത്തെയും മറ്റും ഉൾക്കൊള്ളുന്നു. ഇത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? കേവലം ഒരു വസ്തു, കലം എന്ന് പറയുന്ന ഒരു വസ്തു, ആ വസ്തുവാണ് അവിടെ ഇതിന് രണ്ടിനെ വ്യത്യാസപ്പെടുത്തുന്നത്. ഘടാദ്യാകാശി ആകാശാംശ സൻ ഘടാദി നിമിത്താവായി, ആ കലമില്ലാതായി കഴിഞ്ഞാൽ, അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ, അത് ആ സ്ഥലത്ത് നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ എന്ത് വരുന്നു? അവിടെ പിന്നെ അങ്ങനെ പരിച്ഛിന്നമായ ഒരിടമില്ല. അത് കലത്തിന്റെ ഉള്ളു എന്ന് പറയുന്നത് കലമുള്ളിടത്തേ ഉള്ളൂ, കലമില്ലാത്തടത്ത് അതില്ല. അതുപോലെയുള്ളൂ ഇത്. വാസ്തവത്തിൽ കലത്തിന്റെ ഉള്ളു പോലെയാണ് ഈ ജീവൻ എന്ന് പറയുന്നത്. ഈ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നു, ജീവഭാവം ശരീരത്തിൽ വന്നിരിക്കുന്നതിന് അത്രയേ ഉള്ളൂ. ഈ സർവത്തെയും ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഇടത്തിൽ ഒരു ചെറിയൊരു കലത്തെ ഉണ്ടാക്കി അതിൽ അതിൻ്റെ ഒരു അവിടെയും ഒരു ഇടം വന്നു എന്നുള്ളതേ ഉള്ളൂ. വാസ്തവത്തിൽ രണ്ടും തമ്മിൽ ഒരു തരത്തിലും ഭേദിക്കാൻ വേർതിരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഇതിന് അംശം എന്ന് പറയുന്നത്. ഇതൊരു അംശമാണ്. ആ അതിന് കേവലം ഒരു നിമിത്തം മാത്രം, ഇതിനെ രണ്ടിനെയും രണ്ടാക്കാൻ, കലത്തിന്റെ ഉള്ള് കലത്തിന് പുറം എന്ന് പറയുന്ന ആ വ്യത്യാസത്തെ ഉണ്ടാക്കുന്ന എന്താണ്? കലമെന്ന് പറയുന്ന ഒരു വസ്തുവാണ്. ഉള്ളും പുറമും എന്ന് പറയുന്നത് പോലെയാണ് ജീവനും ഈശ്വരൻ. ഉള്ള് ഈശ്വരൻ, ഉള്ള് ജീവൻ, പുറം ഈശ്വരൻ എന്ന് വെറുതെ പറയുന്നു. വാസ്തവത്തിൽ ഉള്ള ഈശ്വരൻ, പുറവും ഈശ്വരനാണ്. രണ്ട് ഈശ്വരൻ തന്നെയാണ്. എന്നാലും പറയുന്ന എന്താണ്? കലത്തിന്റെ ഉള്ള് ജീവൻ, കലത്തിന്റെ പുറം ഈശ്വരൻ എന്ന് പറയും. കലത്തിന്റെ പുറം ഉള്ള ഇടമാണെന്ത്? സർവവ്യാപകമായിരിക്കുന്ന ഇടം, അതാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. കലത്തിന്റെ ഉള്ളാണ് ജീവൻ എന്നുള്ളത് വെറും ഒരു കൽപ്പന മാത്രം. എന്തുകൊണ്ട്? കലത്തിന്റെ ഉള്ളു തന്നെയാണ് കലത്തിന്റെ പുറവും. ഉള്ളും പുറവും രണ്ടിടവും ഒരേ തരത്തിൽ ഇരിക്കുകയാണ്. അപ്പോൾ അത് ഉള്ളു അല്ലെങ്കിൽ പുറം എന്ന് വേർതിരിച്ച് പറയുന്നത് അജ്ഞത കൊണ്ടാണ്. ആ അജ്ഞത അംഗീകരിച്ചുകൊണ്ടാണ് പറയുന്നത്. എന്താണ്? ഉള്ള് അംശം, പുറം അംശി എന്ന് പറയുന്നു. ഇത്യവും അത് ഉപപന്നമുക്തം യദ്ഗത്വാനെന്ന് വർത്തതേ. അതുകൊണ്ടാണെന്ന് പറയുന്നത്. അതിനെ പ്രാപിച്ചാൽ നിവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞ് എന്തുകൊണ്ട്? കലത്തെ മാറ്റിക്കഴിഞ്ഞാൽ ആ നേരത്തെ ഉണ്ടായിരുന്ന ഉള്ള അവിടെയില്ല, ആ മഹാകാശം തന്നെ, പുറം തന്നെ സർവത്ര. വാസ്തവത്തിൽ കലത്തിന്റെ ഉള്ളു കലത്തിന്റെ പുറം എന്ന് നമുക്കൊരു സ്ഥലത്ത് വേർതിരിക്കാൻ കഴിയത്തില്ല. കലം എങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാലും മുമ്പ് പുറമായിരുന്നു ഉള്ളാകുന്നു, ഉള്ളായിരുന്നു പുറമാകുന്നു, അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു. കലത്തിന്റെ ഒരു ചലനത്തിൽ പഴയ ഉള്ളു പുറമാകുന്നു, പുറം ഉള്ളാകുന്നു. അവനെ ഉള്ളേത്, പുറമേത്, ഈശ്വരനേത്, ജീവനേത്, അങ്ങനെ വേർതിരിക്കാൻ കഴിയുന്നില്ല. അതാണ് കൂടുതൽ വ്യക്തമാകുന്ന ഉദാഹരണം. കലമൊന്ന് ചലിച്ചു കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന പുറം ഉള്ളായി, നേരത്തെ ഉണ്ടായിരുന്ന ഉള്ളു പുറമായി. ഈ വ്യത്യാസം വരുന്നുള്ള ജീവൻ ഈശ്വരനും തമ്മിൽ കലത്തെ ഉടച്ചു കളയണമെന്നില്ല. ഉക്തം യദ്വത്വാന്ന് നിവർത്തന്ത, അതുകൊണ്ടാണ് പറഞ്ഞത് അതിനെ പ്രാപിച്ചാൽ നിവർത്തിക്കുന്നില്ല. ഇത് ഞാൻ നിരവയസ്യ പരമാത്മന കുത്വാവയവ ഏകദേശവംശം. പരമാത്മാവ് നിരവയവനാണ്, അതിന് അവയവങ്ങളില്ല. പിന്നെ എങ്ങനെ പരമാത്മാവിന് അവയവം ഉണ്ടാവും? ഇത് ചോദ്യമാണ്. സാവയവത്വേജ വിനാശ പ്രസംഗവും അവയവ വിഭാഗ. ഇനി അതിന് അവയവങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അതിന് വിനാശം സംഭവിക്കും. അവയവങ്ങൾ അവയവ ഭേദം കൊണ്ട് അവയവങ്ങളെ വേർതിരിച്ചു കഴിഞ്ഞാൽ നശിക്കും. അനേക വസ്തുക്കൾ കൂട്ടിച്ചേർത്തിരിക്കുന്ന ഒരു വസ്തുവിൽ നിന്നും ഒരു വസ്തുവിനെ എടുത്തു കഴിഞ്ഞാൽ ആ വസ്തു നശിച്ചു. അനേക ഭാഗങ്ങളിൽ നിന്നും ഒരു ഭാഗം മാറിപ്പോയാൽ ആ വസ്തു നശിച്ചു. ഇതങ്ങനെയല്ല നീഷദോഷവും. ഇവിടെ അങ്ങനെ ഒരു ദോഷമില്ല. അവിദ്യാകൃത ഉപാധി പരിച്ഛിന്ന ഏകദേശോ അംശ ഇവ കൽപ്പിതോ. ഇവിടെ എന്താണ്? അവിദ്യാകൃതമായ ഉപാധി കൊണ്ട് പരിച്ഛിന്നമായിരിക്കുകയാണ്, പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. കലം എന്ന് പറയുന്ന ഒരു വസ്തു കൊണ്ട് പരിമിതപ്പെടുത്തിയാണ് നമ്മളൊരു ഉള്ളിനെ സൃഷ്ടിച്ചത്. ഉള്ളെന്നോ പുറമെന്നോ പറയാൻ വയ്യാത്ത ഒരു സ്ഥലത്ത് കലം എന്ന് പറയുന്ന ഒരു ഉപാധി വന്നപ്പോൾ അവിടെ ഒരു ഉള്ളു വന്നു. അതുപോലെ ഏകദേശം അല്ലെങ്കിൽ അംശം, അവയവം എന്നെല്ലാം പറയുന്നത് കേവലം കൽപ്പന മാത്രമാണ്. ദർശിതശായി അർദ്ധ ക്ഷേത്ര അധ്യായ വിസ്തരിച്ച ഈ കാര്യങ്ങളെല്ലാം ക്ഷേത്രാധ്യായത്തിൽ ക്ഷേത്രക്ഷേത്രജ്ഞന്മാരെ കുറിച്ച് പറയുന്ന ഭാഗത്തും മറ്റും വിസ്തരിച്ച് പറഞ്ഞതാണ്. സജീവോ മതംശത്വന കൽപ്പിത കഥം സംസരതി ഉത്ക്രാമതിച്ച പറയുന്നു. അങ്ങനെയുള്ള ജീവൻ എന്റെ അംശമാണെന്ന് കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന, വാസ്തവത്തിൽ പരമാർത്ഥത്തിൽ എന്താണ് സാധാരണ ധരിക്കുന്നത് പോലെ ജീവൻ ഈശ്വരന്റെ ഒരു അംശമല്ല, ഒരു ഭാഗമല്ല. പക്ഷെ അംശാംശി ഭാവത്തെ അവിടെ കൽപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ജീവൻ എങ്ങനെ സംസാരം സംഭവിക്കും? ജനന മരണങ്ങൾ എങ്ങനെ പ്രാപിക്കും? അതായത് കലത്തിന്റെ അവുള്ളു അവുള്ളിനെങ്ങനെ സഞ്ചരിക്കാൻ കഴിയും? ഒരു സ്ഥലം വിട്ട് വേറെ സ്ഥലത്തേക്ക് എങ്ങനെ പോകാൻ കഴിയും? വാസ്തവത്തിൽ പോകുന്നത് കലമാണ്, സ്ഥലത്തെ നീക്കിക്കഴിഞ്ഞാൽ ഉള്ളു നീങ്ങുന്നു, ഉള്ളിന് നീങ്ങാൻ കഴിയത്തില്ല. ആ ഉള്ളുപോലെയാണ് സർവവ്യാപിയായിരിക്കുന്ന ആ പരമാത്മാവ്, അതിന് സംസരണം ഉത്ക്രമണം ഒന്നും സംഭവിക്കത്തില്ല. എന്നാൽ ഇവിടെ എങ്ങനെ സംഭവിക്കും? ആ ഉള്ളു എങ്ങനെ സഞ്ചരിക്കുന്നു? ഉള്ളല്ല സഞ്ചരിക്കുന്നത്, ആത്മാവിന് സഞ്ചാരമില്ല, ആത്മാവിന് ജനന മരണങ്ങളില്ല. പക്ഷെ ആ കുടത്തിന് സഞ്ചരിക്കാം, കുടത്തിന് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറ്റിവെക്കാം. അതുതന്നെയാണ് ഇവിടെ ജനന മരണങ്ങൾ എന്ന് പറഞ്ഞ് സംഭവിക്കുന്നതെന്നാണ് അടുത്ത് പറയുന്നത്. മനഃഷ്ഠാനി ഇന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. മനഃഷ്ഠാനി ഇന്ദ്രിയാണി ശ്രോത്രാദീനി, ശ്രോത്രാദി ഇന്ദ്രിയങ്ങൾ. ആറാമതായി മനസ്സിനെ കൂടെ ചേർക്കാം, പഞ്ചേന്ദ്രിയങ്ങളും ആറാമത്തെ മനസ്സ്. പ്രകൃതിസ്ഥാനി സ്വസ്ഥാനെ കർണശഷ്കുല്യാദോ പ്രകൃതോ സ്ഥിതാനി കർഷതി ആകർഷതി. വാസ്തവത്തിൽ സഞ്ചരിക്കുന്ന എന്താണ്? മനസ്സും ഇന്ദ്രിയങ്ങളുമാണ്. അതെവിടെ സ്ഥിതി ചെയ്യുന്നു? കർണശഷ്കുലി, കർണം ബാഹ്യമായി കാണുന്ന ചെവി, അതിന്റെ പേരാണ് കർണശഷ്കുലി. ചെവിയിലൊരു ഇന്ദ്രിയ സ്ഥിതി ചെയ്യുന്നു, മൂക്കില്, നാക്കില്, കണ്ണില്, തൊക്കില്, എല്ലാ സ്ഥിതി ഇന്ദ്രിയങ്ങൾ ഇതാണ് സഞ്ചരിക്കുന്നത്. ഇതിന്റെ ഗോളകങ്ങളാണ്, ഇരിപ്പിടങ്ങളാണ് ഈ ശരീരത്തിൽ കാണുന്ന അവയവങ്ങൾ, ഭാഗങ്ങൾ. വാസ്തവത്തിൽ അതിൽ അന്തർലീനമായിരിക്കുന്ന ഒരു ശക്തി വിശേഷമാണ് ഇന്ദ്രിയം. ആ ഇന്ദ്രിയങ്ങൾ സഞ്ചരിക്കുന്നതിനാണ് പറയുന്നത് ജീവൻ സഞ്ചരിക്കുന്നു. അല്ലാതെ ആകാശം പോലെ സർവവ്യാപിയായിരിക്കുന്ന, നിർലേപമായിരിക്കുന്ന ഈ ജീവന് അത് പരമാത്മാവ് തന്നെ ആയതുകൊണ്ട് അതിന് സഞ്ചരിക്കാൻ സാധ്യമല്ല. അത് സർവവ്യാപകമായിരിക്കുന്ന ഒരു വസ്തുവാണ്, അതിനെങ്ങനെ സഞ്ചരിക്കാൻ കഴിയും? പക്ഷെ പരിച്ഛിന്നമായ പലതുകൊണ്ട് എങ്ങനെ കുടം പോലെ കുട സഞ്ചരിക്കുന്നു, അതിനെ എടുത്തു മാറ്റാം. പക്ഷെ ആകാശത്തെ എടുത്തു മാറ്റാൻ കഴിയുന്നില്ല. അപ്പൊ ആകാശസ്ഥാനീയമാണ് ഈ ജീവാത്മാവ്, അതിന് സഞ്ചരിക്കാൻ കഴിയത്തില്ല. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ സഞ്ചരിക്കുന്നത് ഇന്ദ്രിയങ്ങളാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, സംസ്കാരത്തോടുകൂടിയിരിക്കുന്ന ആ സൂക്ഷ്മ ശരീരം, ഈ അതായത് പഞ്ചപ്രാണന്മാര്, പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ, പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ, സംസ്കാരം, ജ്ഞാനം, ഇതെല്ലാം കൂടി ചേർന്നിരിക്കുന്ന ആ സൂക്ഷ്മ ശരീരം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്നു, കലവും കുടവും മറ്റും സഞ്ചരിക്കുന്ന പോലെ. അല്ലാതെ ആത്മാവിന് അവിടെ സഞ്ചാരമില്ല. ആ സഞ്ചാരത്തെയാണ് ജനന മരണങ്ങൾ എന്ന് പറയുന്നത്. മോക്ഷമെന്ന് പറയുന്നത് അങ്ങനെ സഞ്ചരിച്ചെത്തിച്ചേരുന്ന ഒന്നും ഒരു സ്ഥാനമല്ല. മോക്ഷത്തിൽ സഞ്ചാരമില്ല, ഉപാധികളെല്ലാം വിലയിക്കുന്നതാണ് മോക്ഷം. അല്ല, ഉപാധികൾക്കൊപ്പം യാത്ര ചെയ്യുന്ന അല്ല മോക്ഷം. അതാണ് ഇവിടെ പറയുന്നത്. കർഷതി, ജീവലോകൈ, ജീവലോകത്തിൽ ജീവഭൂത, സനാതന ജീവഭൂത, സനാതനായിരിക്കുന്ന ജീവൻ, മമൈവ അംശ, മമ അംശയേവ, എന്റെ അംശം തന്നെ. പ്രകൃതിസ്ഥാനി മനഃഷ്ഠാനി ഇന്ദ്രിയാണി കർഷതി. പ്രകൃതിസ്ഥനായിരിക്കുന്ന മനസ്സ് തുടങ്ങിയ ഇന്ദ്രിയങ്ങളാണ് സഞ്ചരിക്കുന്നത്. അല്ലെങ്കിൽ മനസ്സ്, സൂക്ഷ്മ ശരീരം, ഇവയെല്ലാം കൂടി ചേർന്നൊരു ജീവഭാവത്തെ കൈവരിച്ചിട്ട് ആ ജീവനെ ഈ ഇന്ദ്രിയങ്ങളും മനസ്സും എല്ലാം കൂടി ചേർന്ന് അതിന്റെ സംസ്കാരമനുസരിച്ച് മരണശേഷം മറ്റു സ്ഥലത്തേക്ക് വലിച്ചഴച്ചു കൊണ്ടുപോകുന്നു. അങ്ങനെയാണ് ജീവന് ഗതി വരുന്നത്. അല്ലെങ്കിൽ ജീവന് സഞ്ചാരം അല്ലെങ്കിൽ ഗതി എന്ന് പറയുന്ന ഒരു സംഭവം ഒരിക്കലും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് പരമാത്മാവ് ജീവാത്മാവും ഏകമായിരുന്നാൽ പിന്നെ ജനന മരണങ്ങൾ എങ്ങനെ സംഭവിക്കും? പുനർജന്മം ആർക്കാണ്? ആർക്ക് പുനർജന്മം സംഭവിക്കുന്നു എന്നെല്ലാം ചോദിക്കും. അതിന് സമാധാനമുള്ളത് പറയുന്നത്, പരമാത്മസ്വരൂപിയായിരിക്കുന്ന ആ ജീവാത്മാവിന് ജനന മരണങ്ങളൊന്നുമില്ല. പക്ഷെ അത് ആ പരമാത്മ സ്വരൂപത്തിൽ നിന്ന് ഭ്രഷ്ടനായി ജീവഭാവത്തെ പ്രാപിച്ചിരിക്കുമ്പോൾ സൂക്ഷ്മ ശരീരം, ഇന്ദ്രിയം, പ്രാണന്മാര്, അന്ധക്കരണം, പഞ്ചതന്മാത്രകള്, ജ്ഞാനം, അന്ധക്കരണ വിടുത്തി, ഇതെല്ലാം കൂടി ചേർന്നിട്ട് ഒരു വസ്തുവായി മാറി ആ വസ്തു കർമ്മം എന്ന് പറയുന്ന, അല്ലെങ്കിൽ കർമ്മ സംസ്കാരം എന്ന് പറയുന്ന ഒന്നുകൊണ്ട് നിയന്ത്രിക്കപ്പെട്ട് സഞ്ചരിക്കുന്നു, നാനാലോകങ്ങളിലേക്ക് സഞ്ചരിക്കുന്നു. പരമാത്മസ്വരൂപമായിരിക്കുന്ന ആത്മാവിൽ സഞ്ചാരമില്ലാതെ സഞ്ചരിക്കുന്നില്ല. അതാണ് പറയുന്നത്. ജീവലോക, ഈ ജീവലോകത്തിൽ സനാതന ജീവഭൂത, സനാതനായിരിക്കുന്ന ജീവൻ, മമ ഏവ അംശ, എന്റെ തന്നെ അംശം തന്നെയാണ്. പ്രകൃതിസ്ഥാനി മനഃഷ്ഠാനിന്ദ്രിയാണി കർഷതി, പ്രകൃതിസ്ഥനായിരിക്കുന്ന മനസ്സ് തുടങ്ങിയ ഇന്ദ്രിയങ്ങളെ കർഷതി കർഷിക്കുന്നു ജീവൻ. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ ഒരു ശരീരത്തിൽ നിന്നും വേറെ ശരീരത്തിലേക്ക് കൊണ്ടുപോകുന്നു. മരണസമയത്ത് ഈ സ്ഥൂല ശരീരത്തെ ആശ്രയിച്ചിരിക്കുന്ന ഈ സംഘാതം ഭൂതസംഘാതം ഈ സ്ഥൂല ശരീരത്തെ വിട്ട് വേറെ ശരീരത്തിലേക്ക് പോകുന്നു. ഇത് പുനർജന്മം എന്ന് പറയുന്നതിന് പ്രമാണമാണ്. പുനർജന്മം സംഭവിക്കുന്നു. മമൈവാംശോ ജീവലോകേ ജീവഭൂതസനാതന മനഃഷ്ഠാനിന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. ശരീരം യദവാപ്നോതി യച്ചാപ്യുക്രാമതീശ്വര ഗൃഹീത്വൈതാനി സംയാതി വായുർഗന്ധാനി വാസയാത്. പുനർജന്മം എന്ന് പറയുമ്പോൾ സൂക്ഷ്മ ശരീരം ഒരു സ്ഥൂല ശരീരത്തെ വിട്ടിട്ട് മറ്റൊരു സ്ഥൂല ശരീരത്തെ സ്വീകരിക്കുന്ന പുനർജന്മം. കേവലമായ സൂക്ഷ്മ ശരീരത്തിന് എങ്ങനെയാ ശക്തി വരുന്നു? ജഡമായിരിക്കുന്നു. സ്ഥൂല ശരീരം എങ്ങും സഞ്ചരിക്കുന്നതായി കാണുന്നില്ല നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ. അത് നമ്മൾ പറയുന്നത് ചൈതന്യം നഷ്ടപ്പെട്ടത്. ഈ ചൈതന്യ നാശം സ്ഥൂല ശരീരത്തിന് എങ്ങനെ സംഭവിക്കുന്നു? ആ സ്ഥൂല ശരീരത്തിന് ചൈതന്യം കിട്ടിയത് സൂക്ഷ്മ ശരീരത്തിൽ നിന്നാണ്. സൂക്ഷ്മ ശരീരം സ്ഥൂല ശരീരത്തിനോട് താതാത്മ്യപ്പെട്ടിരുന്നു. എങ്ങനെ? അഹം മമ എന്നിങ്ങനെ താതാത്മ്യപ്പെട്ട ആ സ്ഥൂല ശരീരത്തിന് ചൈതന്യം വന്നു. ആ ചൈതന്യത്തിന്റെ സാന്നിധ്യത്തിൽ സ്ഥൂല ശരീരത്തിൽ പല പരിവർത്തനങ്ങളും വരും. അതാണ് സ്ഥൂല ശരീരത്തിൽ വരുന്ന ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം തുടങ്ങിയ പരിണാമങ്ങൾ. അത് ചൈതന്യ സാന്നിധ്യത്തിൽ വരുന്ന പരിണാമം, ജീവ ചൈതന്യ സാന്നിധ്യത്തിൽ വരുന്ന പരിണാമം. ജീവചൈതന്യത്തിന് ഈ സ്ഥൂല ശരീരത്തിനെ ഈ തരത്തിൽ പരിണമിപ്പിക്കുന്നതിന് എപ്പോഴാണോ കഴിയാതെ വരുന്നത്, സ്ഥൂല ശരീരം അതിന് ഉപയുക്തമല്ലാതെ വരുന്നത്, ഒരു പരിണാമ വിധേയമല്ലാതെ വരുന്നത്, ആ സമയത്ത് എന്ത് ചെയ്യുന്നു? ജീവൻ ജീവസാന്നിധ്യത്തിലുള്ള പരിണാമങ്ങൾ സ്ഥൂല ശരീരത്തിൽ സംഭവിക്കില്ല എന്ന് ഉറപ്പാകുമ്പോൾ എന്ത് വരുന്നു? ജീവൻ ഈ ശരീരത്തെ ഉപേക്ഷിച്ചു കളയുന്നു. അപ്പോൾ പിന്നെ സ്ഥൂല ശരീരത്തിന് സഹജമായ പരിണാമം സംഭവിക്കും. അതാണ് പിന്നെ അത് ജീർണിച്ച് നശിച്ചു പോകുന്നു. അത് പ്രകൃതിയുടെ സഹജമായ പരിണാമം, ജീവസാന്നിധ്യത്തിലുള്ള പരിണാമമല്ല. ഭാവവികാരത്തിൽ നാശം എന്ന് പറയുന്ന ഒന്നിന് മാത്രം പിന്നെ പ്രാപിക്കും, മറ്റങ്ങനെയല്ല. വൃദ്ധിക്ഷയങ്ങളെല്ലാം പ്രാപിച്ചുകൊണ്ടിരിക്കും. ഒരേ വസ്തുവിൽ തന്നെ വൃദ്ധിയും ക്ഷയവും ആവർത്തിക്കണമെങ്കിൽ അതിൽ ജീവസാന്നിധ്യം ഉണ്ടായാലേ പറ്റൂ. പക്ഷെ നാശത്തിന് ഒരു ജീവന്റെ സാന്നിധ്യം വേണ്ട. മറ്റേതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ മറ്റ് ജീവന്മാരുടെ സാന്നിധ്യം കൊണ്ടൊക്കെ അത് സംഭവിക്കാം. ഒരു ശരീരത്തിൽ അഹം എന്നുള്ള രീതിയിൽ താതാത്മ്യപ്പെട്ടിരിക്കുന്ന, മമത് എന്നുള്ള രീതിയിൽ താതാത്മ്യപ്പെട്ടിരിക്കുന്ന ഒരു ജീവനെ കാണത്തുള്ളൂ. ആ ജീവസാന്നിധ്യമാണ് ആ ശരീരത്തിന് ഈ ക്രമമായിട്ടുള്ള പരിണാമങ്ങൾ കൊടുക്കുന്നത്. നാശം വരെയുള്ള പരിണാമത്തിന് അതാണ് ഹേതു. ജീവൻ തന്നെയാണ് ഈ ശരീരത്തിൽ നിന്ന് നശിപ്പിക്കുന്നു, വളർത്തുന്നു. അത് തന്നെ മറ്റ് ബാഹ്യമായ ജീവസാന്നിധ്യങ്ങൾ കൊണ്ട് ശരീരത്തിന്റെ പരിവർത്തനങ്ങൾ വരാം. അതാണ് മരണശേഷം സംഭവിക്കുന്നത്. ഈ ജീവൻ ഇതിനെ വിട്ടുകഴിയുമ്പോൾ പിന്നെ ബാക്കി എന്തിനും അതിന് പ്രവർത്തിക്കാം. അതിനെ ജീർണിപ്പിക്കുന്നതിന് എന്തിനും പ്രവർത്തിച്ചതിനെ ജീർണിപ്പിക്കാം. അതുവരെ ഒരു ജീവൻ അതി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ ജീവൻ എന്ന് പറയുന്നത് എന്താണോ, ഈ സൂക്ഷ്മ ശരീരം തന്നെ. സൂക്ഷ്മ ശരീരം ജഡമാണ്, അതിന് എങ്ങനെ ജീവനെന്ന് പറയാൻ പറ്റും? കാരണം സൂക്ഷ്മ ശരീരത്തിന്റെ പ്രത്യേകത എന്താണോ, എപ്പോഴും അതിന് ചൈതന്യത്തോടുകൂടിയേ ഇരിക്കാൻ പറ്റും, ചൈതന്യമില്ലാതെ തന്നെ നിലനിൽക്കാൻ പറ്റത്തില്ല. സ്ഥൂല ശരീരം അങ്ങനെയല്ല, ചൈതന്യം കൂടാതെ തന്നെ നിലനിൽക്കാൻ പറ്റും. ചൈതന്യം കൂടാതെ നിലനിൽക്കാൻ ശ്രമിക്കുമ്പോഴാണ് അത് പൂർണ്ണമായും നശിച്ചു പോകും, ജീർണിച്ച് നശിച്ചു പോകും. സൂക്ഷ്മ ശരീരം അങ്ങനെയല്ല, സൂക്ഷ്മ ശരീരം എന്ന് പറയുമ്പോൾ ചൈതന്യ സാന്നിധ്യത്തിൽ നിൽക്കുന്നതുകൊണ്ട് സദാ അത് ചൈതന്യവത്താണ്, ചൈതന്യമയമായി തന്നെ അതിരിക്കുന്നു. ആ ചൈതന്യത്തിന്റെ പ്രത്യേകതയാണ് ചലനം എന്ന് പറയുന്നത്. ചൈതന്യത്തിൽ എങ്ങനെ ചലനം സംഭവിക്കുന്നു? കാരണം സൂക്ഷ്മ ശരീരത്തിന്റെ ഒരു ഭാഗമാണ് പ്രാണൻ. പ്രാണൻ എന്ന് പറയുന്നത് എന്താണ്? കർമ്മസ്വരൂപമാണ്, ചലനസ്വരൂപമാണ്. അത് ചൈതന്യവത്തായിരിക്കുമ്പോഴേ അതിന് ചലിക്കാൻ പറ്റും. ചൈതന്യവും ചലനവും രണ്ടാണ്. ചൈതന്യം എന്ന് പറയുമ്പോൾ അത് ബോധസ്ഫുരണം, ചലനം എന്ന് പറയുമ്പോൾ അത് കർമ്മം, പ്രവൃത്തി. ഇപ്പോൾ സൂക്ഷ്മ ശരീരത്തിലിരിക്കുന്ന പ്രാണനോട് ചൈതന്യം ചേരുമ്പോൾ അതിന് സഞ്ചരിക്കാൻ കഴിയും. ആ സഞ്ചാരം രണ്ടു തരത്തിലാണ്. അത് ഒരു ശരീരത്തിൻ്റെ ഉള്ളിലിരുന്ന് സഞ്ചരിക്കുമ്പോൾ അത് ജീവിതമായി, അതൊരു ശരീരം വിട്ട് സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ അത് മരണമായി. പ്രാണൻ സദാ ശരീരത്തിൻ്റെ ഉള്ളിൽ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു, ചൈതന്യവത്തായ പ്രാണൻ. അപ്പോൾ ഈ ശരീരം അത് നിലനിർത്തും. ആ പ്രാണചലനമാണ് ആഹാര വിഹാരാദികൾ സർവവും പ്രാണചലനമാണ്, അല്ലെങ്കിൽ പ്രാണചലനം കൊണ്ട് സംഭവിക്കുന്നതാണ്. പക്ഷെ പ്രാണൻ ശരീരത്തിന് പുറത്തേക്ക് സഞ്ചരിക്കാൻ തുടങ്ങിയാൽ, ശരീരം വിട്ട് സഞ്ചരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് വരുന്നു? ഈ സ്ഥൂല ശരീരവുമായിട്ടുള്ള പ്രാണബന്ധം അവസാനിക്കുന്നു. അതാണ് മരണമെന്ന് പറയുന്നത്. അവിടെയും പ്രാണന് ചൈതന്യബന്ധം അവസാനിക്കുന്നില്ല. പ്രാണൻ ഉള്ളിടത്തോളം കാലം ചൈതന്യ സ്ഫുരണത്തെ വിട്ട് പ്രാണൻ നിലനിൽക്കത്തില്ല. അതുകൊണ്ടാണ് മരണശേഷവും ജീവൻ നിലനിൽക്കുന്നത്. ജീവൻ ആ ചൈതന്യത്തോടുകൂടിയ സൂക്ഷ്മ ശരീരമായി നിലനിൽക്കുന്നു. ആ ജീവൻ അഹം എന്നുള്ള ഭാവനയിൽ ആ സ്ഫുരണത്തിൽ സ്ഥൂല ശരീരത്തോട് താതാന്യപ്പെട്ടിരിക്കുന്നിടത്തോളം കാലം ഈ സ്ഥൂല ശരീരത്തിൽ ജീവഭാവം ഉണ്ടായിരിക്കും. എപ്പോഴാണോ ആ സ്ഫുരണം, അഹം എന്നുള്ള സ്ഫുരണം ഈ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും, അപ്പോൾ സ്ഥൂല ശരീരത്തിൽ മരണം സംഭവിക്കുന്നു. അപ്പോൾ മരണം എന്ന് പറയുന്നത് സ്ഥൂല ശരീരത്തിനെ സംഭവിക്കുന്നുള്ളൂ, സൂക്ഷ്മ ശരീരത്തിന് ചൈതന്യത്തിന് മരണം സംഭവിക്കുന്നില്ല. അതാണ് പുനർജന്മത്തെക്കുറിച്ച് പറയുന്ന പഴയ വിശദീകരണം. അപ്പോൾ ശരിക്കും സൂക്ഷ്മ ശരീരിയായിരിക്കുന്ന ഈ ജീവൻ ഒരു ശരീരത്തിൽ നിന്നും പ്രാണന്റെ സഹായത്തോടുകൂടി മറ്റൊരു ശരീരത്തേക്ക് സഞ്ചരിക്കുന്നു, ശരീരദേശത്തിലേക്ക് സഞ്ചരിക്കുന്നു. ആത്മാവിൽ ഗമനാഗമനങ്ങളൊന്നുമില്ല. പക്ഷെ ഇവിടെ സംഭവിച്ച ഈ ജീവഭാവത്തിൽ അവിടെ പ്രാണനും മറ്റുമുള്ളതുകൊണ്ട്, ക്രിയയ്ക്ക് സാധ്യതയുള്ളതുകൊണ്ട് അവിടെ ഗമനാഗമനങ്ങൾ സംഭവിക്കുന്നു. ഒരു ശരീരം വിട്ട് വേറൊരു ശരീരത്തെ സ്വീകരിക്കാനും മറ്റും കഴിയുന്നു. ത്യജിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും വേണ്ടാം. ത്യാഗം, ഗ്രാഹ്യം തുടങ്ങിയ പ്രവൃത്തികളെല്ലാം പ്രാണധർമ്മങ്ങളാണ്, അത് സംഭവിക്കുന്നു. അതുകൊണ്ടാണ് മരണത്തെ പ്രാണൻ വടിയുന്നു എന്ന് പറയുന്നത്. പ്രാണൻ വടിയുന്നു, എന്തിനെ വടിയുന്നു? ശരീരത്തെ വടിയുന്നു, ഉപേക്ഷിക്കുന്നു എന്നർത്ഥം. എന്നിട്ടത് സൂക്ഷ്മ ശരീരത്തെ അവലംബിച്ച് അതിന്റെ ഗതി തുടരുന്നു, സഞ്ചാരം തുടരുന്നു. അതാണ് ഇവിടെയും പറയുന്നത്. അപ്പോൾ ഇതും പുനർജന്മത്തിന് പ്രമാണമാണ്. ചിലർ പറയുന്നു അങ്ങനെയല്ല, പുനർജന്മം എന്ന് പറഞ്ഞാൽ ഈ ചൈതന്യത്തിൽ വസ്തുക്കൾ രൂപം കൊള്ളുന്നതാണെന്ന് പറയും, പദാർത്ഥങ്ങൾ. ഒരു കുടത്തെ ഉണ്ടാക്കി വയ്ക്കുന്നു, മറ്റൊരു കുടത്തെ ഉണ്ടാക്കുന്നു, അങ്ങനെ ഒരു കുടമുണ്ടാകുമ്പോൾ അതൊരു ജന്മമായി, വേറൊരു കുടത്തെ അവിടെ ഉണ്ടാക്കുമ്പോൾ വേറൊരു ജന്മമായി, അങ്ങനെ സൂക്ഷ്മ ശരീരത്തെ ഗണിക്കാതെ പറയുന്നതാണ്. അതല്ല പുനർജന്മമെന്ന് പറയുന്നു. ഇവിടെ കുടവും ആകാശവും പോലെയല്ല പുനർജന്മത്തിന്റെ കാര്യം പറയുന്നു. ആത്മാവിന്റെ കാര്യം പറയുമ്പോൾ അത് ശരിയാണ്. ജീവാത്മാവ് പരമാത്മാക്കളെ കുറിച്ച് പറയുമ്പോൾ കുടത്തിന്റെ ഉള്ളു ജീവാത്മാവ്, പുറം പരമാത്മാവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അപ്പോൾ ഒരു കുടം ഉണ്ടാകുമ്പോൾ ഒരു ജീവനുണ്ടായി, ഒരു കുടം നശിക്കുമ്പോൾ ജീവനാശം. അങ്ങനെയല്ല, ഇവിടെ കുടത്തിനും ആകാശത്തിനും ഇല്ലാത്ത മറ്റൊന്നും കൂടെ ഇവിടെയുണ്ട്. കുടത്തിന്റെ ഉള്ളിൽ അതിസൂക്ഷ്മമായ മറ്റൊരു കുടം, അതാണ് ജീവൻ എന്ന് പറയുന്നത്. സ്ഥൂല ശരീരമായി കൂടെ ഈ സ്ഥൂല ശരീരത്തിനുള്ളിൽ സൂക്ഷ്മമായൊന്നും ചൈതന്യവത്തായ പ്രാണവ്യാപാരങ്ങളോട് കൂടിയ ബുദ്ധിയും ചിന്തയും ഈ വൃത്തികളോട് കൂടിയിരിക്കുന്ന ഒന്നുണ്ട്, അതാണ് ജീവൻ. അസ്ഥൂല ശരീരത്തിൽ നിന്ന് വിലക്ഷണനാണ്, എന്നാൽ പരിശുദ്ധമായ ബ്രഹ്മം ഒട്ടല്ലതാണ്. ആ ബ്രഹ്മ ചൈതന്യം ആ ജീവനിൽ സദാ ഉണ്ട്. ജീവനെ ആ ചൈതന്യത്തിൽ നിന്ന് വേർപിടിക്കാൻ ആർക്കും കഴിയത്തില്ല. അതുകൊണ്ട് ഈ സ്ഥൂല ശരീരത്തെ വിട്ട് മറ്റ് സ്ഥൂല ശരീരത്തെ സ്വീകരിക്കുന്നത് തന്നെയാണ് ജീവൻ. അതാണ് പുനർജന്മം. അപ്പോൾ അവിടെ മൂന്ന് വസ്തുക്കളുണ്ട്: ഒന്ന് പരമാത്മാവ്, മറ്റൊന്ന് സ്ഥൂല ശരീരം, മറ്റൊന്ന് ജീവൻ. ഇത് മൂന്നും നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇവിടെ പുനർജന്മം സംഭവിക്കുന്നത്. സ്ഥൂല ശരീരം വേറെ നിൽക്കുന്നു, ജീവൻ വേറിട്ട് നിൽക്കുന്നു, പരമാത്മാവ് വേറിട്ട് നിൽക്കുന്നു. അങ്ങനെ തൃത്വത്തിൽ, ആ തൃത്വത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ പുനർജന്മത്തെ അംഗീകരിക്കും. സ്ഥൂല ശരീരത്തിനെയും ആത്മാവിനെയും മാത്രം അംഗീകരിച്ചാലും പുനർജന്മത്തെ അംഗീകരിക്കാൻ പറ്റത്തില്ല. കേവലം സ്ഥൂല ശരീര ചാരവാകന്മാരും മറ്റും പോലെ സ്ഥൂല ശരീരത്തെ മാത്രം അംഗീകരിച്ചാലും പുനർജന്മത്തെ അതിന് സമാധാനമില്ല. പുനർജന്മത്തെ സ്വീകരിക്കണമെങ്കിൽ മൂന്ന് സ്വീകരിക്കണം: സ്ഥൂലം ആയ ശരീരം, സൂക്ഷ്മമായ ജീവൻ, പരമമായ ഈശ്വര ചൈതന്യം. ഇത് മൂന്ന് അതാണ് ഇവിടെ പറയുന്നത്. ശരീരം യദവാപ്നോതി യച്ചാപ്യുക്രാമതീശ്വര ഗ്രഹീത്വൈതാനി സംയാതി വായുർഗന്ധാനി വാശയാത്. കസ്മിൻ കാലേ, എപ്പോ ഇത് സംഭവിക്കുന്നു? യച്ചാപി യദാച അഭി ഉത്ക്രാമതീശ്വരോ ദേഹാദിസംഘാതസ്വാമി ജീവ. എപ്പോഴാണോ ഈ ജീവൻ ഉത്ക്രമിക്കുന്നത്, ശരീരം വിട്ട് അതിന്റെ പ്രയാണം ആരംഭിക്കുക, അതാണ് ഉത്ക്രമണം, അത് സഞ്ചരിച്ചു തുടങ്ങും. ദേഹാദിസംഘാതസ്വാമി, ദേഹാദിസംഘാതത്തിന്റെ ഉടമസ്ഥൻ, ഈ സ്ഥൂല ശരീരത്തിൽ അഭിമാനിച്ചിരിക്കുമ്പോൾ ജീവൻ ഈ സ്ഥൂല ശരീരത്തിന്റെ ഉടമസ്ഥനാണ്. ഈ അഭിമാനം വിട്ട് ഈ സ്ഥൂല ശരീരം നശിക്കുമ്പോൾ അത് കേവലം സൂക്ഷ്മ ശരീരത്തിന്റെ അഭിമാനിയാണ്, അതിന്റെ സ്വാമിയാണ്. ജീവഹത്തത കർഷദീതി ശ്ലോകസ് ദ്വിതീയ പാദോ അർത്ഥവശാ പ്രാഥമ്യേന സംബന്ധിത പ്രകൃതിസ്ഥാനി കർഷതി എന്ന് പറഞ്ഞിരുന്നു. അതിനിവിടെ അന്വയിപ്പിക്കണമെന്നാണ്. യഥാച പൂർവസ്മാത് ശരീരാത് ശരീരാന്തരം ആപ്നോതി. അവിടെ വ്യക്തമായി പറയുകയാണ്, ഒരു ജീവൻ ഒരു ശരീരത്തെ വിട്ടിട്ട്, പൂർവ്വ ശരീരത്തെ, താൻ ഇതുവരെ ഇരുന്ന ശരീരത്തെ വിട്ടിട്ട് മരണസമയത്ത് ശരീരാന്തരം മറ്റൊരു ശരീരത്തെ പ്രാപിക്കുന്നു. തഥാ ആ സമയത്ത് എന്ത് ചെയ്യുന്നു? ഗ്രഹീത്വ ഏതാനി മനഃഷ്ഠാൻ ഇന്ദ്രിയാണി സംയാതി സംയജ്ഞാതി ഗച്ഛതി. എന്ത് ചെയ്യുന്നു? ഗ്രഹീത്വ ഏതാനി മനഃഷ്ഠാനി ഇന്ദ്രിയാണി, ഈ മനസ്സുൾപ്പെടെയുള്ള എല്ലാ ഇന്ദ്രിയങ്ങളെയും. അപ്പോൾ മനസ്സെന്ന് പറയുമ്പോൾ അവിടെ പ്രാണന്മാർ വരും, മനസ്സിലുണ്ടായിരിക്കുന്ന പൂർവ്വ സംസ്കാരങ്ങൾ വരും, ഇന്ദ്രിയങ്ങൾ വരും, എല്ലാത്തിനും എടുത്തുകൊണ്ട് സംയാതി സമ്യക്യാതി ഗച്ഛതി പോകുന്നു എന്നറിയാം. അടുത്ത ശരീരത്തെ തേടി പോകുന്നു, അതിന് മരണവും പുനർജന്മവും ഇത്യാഹ. ഏതുപോലെ അത് വായു പവനോ ഗന്ധാൻ ഇവ ആശയ പുഷ്പാദേശി. എങ്ങനെയാണോ പവനൻ വായു പുഷ്പത്തിൽ നിന്ന് ഗന്ധത്തെ സ്വീകരിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു, അതുപോലെ ഒരു ശരീരത്തിലിരുന്ന് അസ്ഥൂല ശരീരം കൊണ്ട് ചെയ്ത പ്രവൃത്തികൾ, ആ പ്രവൃത്തിയിൽ നിന്നുണ്ടായ സംസ്കാരങ്ങൾ, അതാണ് ഗന്ധം. ആ സംസ്കാരങ്ങളെല്ലാം തന്നിൽ ശേഖരിച്ചുകൊണ്ട്, അന്തക്കണത്തിൽ ശേഖരിച്ചുകൊണ്ട് ഈ ജീവൻ യാത്ര പുറപ്പെടുന്നു. തൻ്റെ കർമ്മങ്ങൾക്കനുസൃതമായ മറ്റൊരു സ്ഥൂല ശരീരം കിട്ടാൻ വേണ്ടി, അതാണ് മരണം. ഗന്ധാനിവാസിയാ പുഷ്പാദി, പുഷ്പാദികളിൽ നിന്ന് അതിൻ്റെ സുഗന്ധത്തെ എടുത്തുകൊണ്ട് വായു സഞ്ചരിക്കുന്നത് പോലെ ജീവൻ സഞ്ചരിക്കുന്നു. മറ്റൊരു ശരീരത്തെ സ്വീകരിക്കുമ്പോൾ അവിടെ പുനർജന്മമായി. ആ ജീവൻ കേവലം ജഡമല്ലാത്തതുകൊണ്ട്, സദാ ചൈതന്യവത്തായിരിക്കുന്നതുകൊണ്ട്, അതിനകത്ത് പ്രാണൻ സ്ഥിതി ചെയ്യുന്നതുകൊണ്ടും അവന് സഞ്ചരിക്കാൻ കഴിയുന്നു. ഈ വഴിയും മറ്റുമൊക്കെ എങ്ങനെ അതിന് മനസ്സിലാകും? കാരണം അന്ധക്കരണം ഉള്ളതുകൊണ്ട്. സ്ഥൂല ശരീരത്തോടുകൂടി ഇരിക്കുന്ന ഒരാൾ യാത്ര ചെയ്യുമ്പോൾ എങ്ങനെ അയാൾ വഴി മനസ്സിലാക്കുന്നു? അയാളുടെ ബോധം പ്രവർത്തിക്കുന്നുണ്ട്, അയാളുടെ അറിവുള്ളതുകൊണ്ട് ഇന്ന വഴിക്ക് പോകണമെന്ന്. അതുപോലെ ഈ സൂക്ഷ്മ ശരീരത്തിൻ്റെ ഉള്ളിലും അന്ധക്കരണം ഉള്ളതുകൊണ്ട് അറിവുണ്ട്. ആ അറിവുള്ളതുകൊണ്ട് അറിവിനനുസരിച്ച് വഴി മനസ്സിലാക്കി സഞ്ചരിക്കുന്നു, അടുത്ത ധാമത്തിലേക്ക് അടുത്ത ശരീരത്തിലേക്ക് സഞ്ചരിക്കുന്നു. അതാണ് പുനർജന്മം എന്ന് വളരെ വ്യക്തമായി ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പുനർജന്മത്തിൽ മൂന്ന് കാര്യങ്ങൾ പ്രധാനമായി അംഗീകരിക്കണം. ഒന്ന്, സൂക്ഷ്മ ശരീരത്തെ അപ്രധാനമായി അംഗീകരിക്കണം. രണ്ടാമത്, ആ സൂക്ഷ്മ ശരീരത്തിൻ്റെ കർമ്മത്തെ, ക്രിയയെ, പ്രാണനെ അംഗീകരിക്കണതിന് വേണ്ടി. മൂന്നാമത്, ആ സൂക്ഷ്മ ശരീരത്തിൻ്റെ ബോധത്തെ, അപ്പോൾ അതിനവിടെ അന്ധക്കരണത്തെ അംഗീകരിക്കുന്നു, മനസ്സിനെ അംഗീകരിക്കുന്നു. ഇതെല്ലാം കൂടി ചേരുമ്പോൾ എന്ത് വരുന്നു? ഈ സ്ഥൂല ശരീരത്തിൽ നിന്ന് വ്യത്യസ്തമായി, പരമാത്മ ചൈതന്യത്തിൽ നിന്ന് വ്യത്യസ്തമായി, മൂന്നാമതൊരു ജീവഭാവത്തെ അതിനെ അവിടെ കൽപ്പിക്കുന്നു. അങ്ങനെയാണ് ഇവിടെ പുനർജന്മ സിദ്ധാന്തത്തെ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഈശ്വര, ഈശ്വരൻ, ദേഹാദി സംഘാതസ്വാമി, ജീവൻ എന്നർത്ഥം. യഥാ എപ്പോഴാണോ ഉക്രാമതി, ശരീരത്തിൽ നിന്ന് ഉക്രമിക്കുന്നത് മരണസമയത്ത്, ശരീരം അപാപനോതി, ഒരു ശരീരത്തെ വിട്ട് മറ്റൊരു ശരീരത്തെ സ്വീകരിക്കുന്നത് തഥാ, അപ്പോൾ അങ്ങനെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉക്രമണം നടത്തുന്നത്. വായുഹു ആശയാത് ഗന്ധാൻ ഇവ, വായു അതിൻ്റെ പുഷ്പത്തിൻ്റെ നിന്ന് ഗന്ധത്തെ, ഗന്ധത്തിൻ്റെ ഇരിപ്പിടത്തിലൂടെ ആശയം എന്ന് പറഞ്ഞിരിക്കുന്നു. പൂമ്പൊടിയിൽ നിന്ന് ഗന്ധത്തെ എടുക്കുന്നു. ഇപ്പോൾ പൂമ്പൊടി അവിടെ ആശയമാണ്. ഗന്ധാൻ ഇവ, ഗന്ധങ്ങളെ എന്നതുപോലെ, ഏതാനി ഗ്രഹീത്വ മനഃഷ്ഠാനിന്ദ്രിയാണി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, പ്രാണന്മാരവിടെ പറയാത്തത്, എല്ലാത്തിനും എടുത്തുകൊണ്ട് സംയാതി സഞ്ചരിക്കുന്നു. അതുകൊണ്ട് പ്രാണനാശം തന്നെ സ്ഥൂല ശരീരത്തിന് വരുന്നുള്ളൂ, അല്ലാതെ ഒരിക്കലും പ്രാണന നാശം സംഭവിക്കത്തില്ല. സ്ഥൂല ശരീരവുമായിട്ടുള്ള അതിന്റെ ബന്ധനാശമേ സംഭവിക്കുന്നുള്ളൂ, അല്ലാതെ പ്രാണനാശം ഒരിക്കലും സംഭവിക്കില്ല. അങ്ങനെ സഞ്ചരിക്കുന്നു. ഇതാണ് പുനർജന്മം, മരണവും ജന്മവും ഇത് തന്നെ. ശരീരം യദവാപ്നോതി യച്ചാപ്യുക്രാമദീശ്വര ഗൃഹീത്വൈതാനി സംയാതി വായുർഗന്ധാനി വാശയാത് ശ്രോത്രം ചക്ഷുസ്പർശനം ച രസനം ഘ്രാണമേവ ച അധിഷ്ഠായ മനസ്ഥായം വിഷയാൻ ഉപസേവതേ ഉത്രാമന്ദം സ്ഥിതം വാപി ഭഞ്ജാനം വാ ഗുണാന്വിതം വിമൂഢാനാനുപശ്യന്തി പശ്യന്തി ജ്ഞാനചക്ഷുഷാ യദന്തോ യോഗിനശ്ചൈനം പശ്യന്ത്യാത്മന്യവസ്ഥിതം യതന്തോപ്യകൃതാത്മാനോ നൈനം പശ്യന്ത്യചേതസ യദാദിത്യഗതം തേജോ ജഗദ്ഭാസയദേഖിലം യച്ചന്ദ്രമസി യച്ചാഗ്നൌ തത്തേജോ വിദ്ധി മാമകം ഗാം ആവിശ്യജ ഭൂതാനി ധരയാമ്യഹം ഓജസ പുഷ്ണാമി ചൗഷധി സർവാ സോമോ ഭൂത്വാരസാത്മക അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാനസമായുക്ത ചാമ്യന്നം ച ദുർവിധം സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്ത സ്മൃതിർജ്ഞാനമപോഹനം ച വേദൈശ്ച സർവൈരഹമേവ വേദ്യോ വേദാന്തകൃത് വേദവിദേവ ചാഹം ദ്വാവിമൗ പുരുഷൗ ലോകേ ക്ഷരച്ഛാക്ഷര ഏവ ച ക്ഷരസർവാണി ഭൂതാനി കൂടസ്ഥോക്ഷര ഉച്യതേ ഉത്തമപുരുഷസ്ത്വന്യ പരമാത്മേത്യുദാഹൃത യോ ലോകത്രയം ആവിശ്യ ദീഭർത്യമ്യയ ഈശ്വര യസ്മാത് ക്ഷരം അതീതോഹം അക്ഷരാദപി ചോത്തമ അതോസ്മി ലോകേ വേദേ ച പ്രഥിതപുരുഷോത്തമ യോ മാം ഏവമസംമൂഢോ ജാനാതി പുരുഷോത്തമം സർവവിദ്ഭജതി മാം സർവഭാവേന ഭാരത ഇതി ഗുഹ്യതമം ശാസ്ത്രം ഇതം ഉക്തം മയാ നഖ ഏതത് ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാത് കൃതകൃത്യേശ്ച ഭാരത. Thank you. ശിഷ്യ ഓം ശ്രീ.